ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 48. സഹജം കർമ്മ കൗന്ദേയ സദോഷം അപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃതാഃ. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭാഷ്യത്തിൽ ആരംഭവാദത്തെ കുറിച്ചാണ്. ആരംഭവാദം വൈശേഷികന്മാർ സൃഷ്ടി അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതാണ് ഇവിടെ ഇതിന് ഉദ്ദേശിക്കുന്നതാണ്. സൃഷ്ടിക്കുന്ന കാരണം അല്ലെങ്കിൽ ഇങ്ങനെ സൃഷ്ടി നിലനിൽക്കുന്നു, ഇതാണ് ഇവിടെ വിഷയം. പ്രപഞ്ചസൃഷ്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രപഞ്ചത്തെ മുഴുവനും ഉദാഹരണമായിട്ടെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഉദാഹരണം എടുത്ത് അതിൻ്റെ ഉത്പത്തി എങ്ങനെ സംഭവിക്കുന്നു എന്ന് സമർത്ഥിച്ചിട്ട് അതേ യുക്തി തന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിന്റെ ഉത്പത്തിയെ സംബന്ധിച്ച് ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചാൽ അത് പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ സംബന്ധിച്ച് അത് സമം തന്നെ എന്ന് കരുതിയാണ് ഇവിടെ ഉദാഹരണത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. അദ്വൈതി പ്രപഞ്ചത്തെ ആരോപിതമായി സ്വീകരിക്കും. പ്രപഞ്ചം ആരോപിതമാണ് അവസാനം പറയും. അപ്പൊ അവിടെ എത്തിച്ചേരണം. പ്രപഞ്ചം പരമാർത്ഥമല്ല, ആരോപിതമാണ് എന്നുള്ള സിദ്ധാന്തത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി മറ്റ് കാഴ്ചപ്പാടുകളൊക്കെ ഇവിടെ നിരാകരിക്കുകയാണ്. വൈശേഷികന്മാർ അവരുടെ സിദ്ധാന്തം ഉത്പത്തിയെ സംബന്ധിച്ച് വൈശേഷികന്മാരുടെ സിദ്ധാന്തത്തെ പറയുന്നതാണ് ആരംഭവാദം. ന്യായ വൈശേഷികമെന്ന് പൊതുവെ പറയും. രണ്ടിനെയും ചേർത്ത് സൃഷ്ടിക്ക് മുമ്പ് ഏത് വസ്തുവിനെ എടുത്താലും ശരി, അതിൻ്റെ അഭാവമാണ് ഉണ്ടായിരുന്നത്. അഭാവത്തിന് ഉണ്ടായിരുന്ന ആ സമയത്ത് കാരണവ്യാപാരം, അതായത് ആ വസ്തു ഉണ്ടാകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. അതിനവരുടെ ഉദാഹരണമായിട്ട് കുടവും വസ്ത്രവുമൊക്കെ എടുത്തു. പ്രപഞ്ചത്തെ സംബന്ധിച്ച് പ്രപഞ്ചത്തിലെ അനിത്യപദാർത്ഥങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് ദ്രവ്യങ്ങളും ഗുണവും കർമ്മവും എല്ലാം, അതിലെല്ലാം നിത്യവും അനിത്യവും ഇത് രണ്ട് ഭേദമുണ്ട്. അനിത്യ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത് ഈശ്വരേച്ഛുകൊണ്ടാണ്. അങ്ങനെ അവർ അത് അംഗീകരിക്കുന്നു. വൈശേഷികന്മാർ പറയുന്നു പരമാണുക്കളിൽ നിന്ന് പൃഥ്വി തേജസ് വായു എല്ലാം ഉണ്ടാകുന്നു. സൃഷ്ടി എവിടെ ആരംഭിക്കുന്നു? പരമാണുക്കളിൽ ആരംഭിക്കുന്നു. രണ്ട് പരമാണുക്കൾ കൂടിച്ചേരുന്നു. അതെന്തുകൊണ്ട് കൂടിച്ചേരുന്നു? അവിടെ ഈശ്വരേച്ഛയുണ്ടാകും. ഈശ്വരേച്ഛ കൊണ്ട് പരമാണുക്കൾ കൂടിച്ചേരുന്നു. കൂടിച്ചേരുന്നതിന് ക്രിയ ഉണ്ടാകുന്നു. അങ്ങനെ ദ്വിണകം ത്രിണകം ചതുർണകം ഈ ക്രമത്തിൽ സ്ഥൂലമായ ഈ സൃഷ്ടി ഉണ്ടാകുന്നു എന്നാണ് അവരുടെ സിദ്ധാന്തം. അത് ഉപാസൃഷ്ടിക്രമത്തെയും ഒന്നും ഇവിടെ അദ്വൈതി അംഗീകരിക്കുന്നില്ല. നിത്യമായ പരമാണുക്കളെ സ്വീകരിക്കുന്നില്ല. അതിൽ നിന്ന് ഈ പരമാണു ഗുണകം ഈ ക്രമത്തിലുള്ള സൃഷ്ടിയൊന്നും അംഗീകരിക്കുന്നില്ല. ഇവിടെ ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഒന്ന് പ്രധാനമായിട്ട് അദ്വൈതി സ്വീകരിച്ചിരിക്കുന്നത് പ്രമാണം, ശ്രുതി പ്രമാണം, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു. വൈശേഷികന്മാർ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവർ കൂടുതലും ആശ്രയിക്കുന്നത് യുക്തിയാണ്. അദ്വൈതിയും ചർച്ചയിൽ ആശ്രയിക്കുന്ന യുക്തിയെ തന്നെ, യുക്തി അവലംബിച്ച് ചർച്ച സാധ്യമാണ്. എന്ന് പറയുമ്പോൾ ഇത് എല്ലാം കേവലം മനനത്തിൽ, ചിന്തയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ചിന്തയിലൂടെ ഓരോ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നതിന് അവർ ചില മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അതിനനുസരിച്ചാണ് കാര്യകാരണ ചിന്തയിൽ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. കാര്യകാരണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാരണത്തിൽ ചില നിയമങ്ങൾ വേണം. അതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സമവായി, അസമവായി, നിമിത്തം. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ നിന്ന് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു, പ്രപഞ്ചം ഉൾപ്പെടെയുള്ള സർവകാര്യങ്ങൾ. അങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന വസ്തുവിന്റെ അഭാവം ഉണ്ടായിരുന്നു, പ്രാഗഭാവം എന്നാണ് പറയുന്നത്. അതിനെല്ലാം ഇവിടെ ഭാഷ്യകാരൻ ഇവിടെ പരാമർശിക്കുന്നത് നിഷേധിക്കാൻ വേണ്ടി മാത്രം. അതാണ് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്. തത്ര അഭാവോ ജായമാന പ്രാഗുത്പത്തെ ശശവിഷാണകൽപ്പ സമവായി അസമവായി നിമിത്താഖ്യം കാരണം അപേക്ഷിച്ചായിത്തേക്കി. നിശ്ചയവും അഭാവ ഉത്പദ്യതേ കാരണം വ അപേക്ഷിതേ ഇതി ശക്യം വക്തം. അതിനെ നിഷേധിക്കുന്നു. അഭാവം ഉണ്ടാകുന്നു, അത് കാരണത്തെ അപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. വിശേഷിക്കന്മാരെന്താണ് പറഞ്ഞത്? വസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ അഭാവം ഉണ്ടായിരുന്നു, അഭാവത്തിൽ നിന്ന് വസ്ത്രം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി അത് കാരണങ്ങളെ അപേക്ഷിച്ചു. സമവായി കാരണമായിരിക്കുന്ന നൂലിനെ, അസമവായി കാരണമായിരിക്കുന്ന തന്തു സംയോഗം, നൂലുകളുടെ കൂടിച്ചേരൽ, നിമിത്ത കാരണമായിരിക്കുന്ന തന്തുവായി. പക്ഷെ ഇതിനെല്ലാം അപേക്ഷ എന്തിനാ? അതിന്റെ അഭാവത്തിൽ നിന്ന് ആ വസ്തുവിനെ ഉണ്ടാക്കാൻ. ഇതൊന്നും ശരിയല്ല. എന്തുകൊണ്ട്? അസദാം ശശവിഷാണാദീനാം അദർശന. അങ്ങനെയാണെങ്കിൽ ഇല്ലായ്മ, അതിന് ഉദാഹരണം പറയാണ്, ശശവിഷാണം മുയൽക്കൊമ്പില്ലാത്താണ്, അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുന്നതായിട്ടോ അതുണ്ടാകുന്നതായിട്ടോ ആരും കാണുന്നില്ല. അഭാവത്തിൽ നിന്ന്, അഭാവം എന്ന് പറയുമ്പോൾ ഇവിടെ അസത്ത് എന്നർത്ഥം പറയും. അസത്ത് തുടങ്ങിയ ശബ്ദങ്ങൾക്കെല്ലാം പല പല അർത്ഥങ്ങളാണ് പല പല സന്ദർഭത്തിലും പറയുന്നത്. നാസത്തോ വിദ്യതേ ഭാവം. അവിടെ അസത്ത് സത്ത് അതിനെല്ലാം വേറെ അർത്ഥമാണ് പറഞ്ഞത്. ഇവിടെ അസത്തിന് അഭാവം എന്നുള്ള അർത്ഥം എടുക്കുകയാണ്. അവിടെ എന്താണ് പറഞ്ഞത്? അസത്ത് കൽപ്പിതമായ പാരമാർത്ഥികമല്ലാത്ത ഒന്നിന് സത് എന്നുള്ള അവസ്ഥയില്ല, പാരമാർത്ഥിക അവസ്ഥയില്ല. അപ്പൊ പാരമാർത്ഥികമായ പ്രപഞ്ചത്തിന് പാരമാർത്ഥികമായ അവസ്ഥയില്ല. അതുപോലെ തന്നെ പാരമാർത്ഥികമായിരിക്കുന്ന ബ്രഹ്മത്തിന് അസത് കൽപ്പിതമായ അവസ്ഥയില്ല. ആ രീതിയിൽ അവിടെ വ്യാഖ്യാനിച്ചു. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ അസത് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ, ഒരു വസ്തുവിന്റെ ഇല്ലായ്മ. ഇല്ലാത്ത വസ്തുക്കളിൽ നിന്നും ഒന്നും ഉണ്ടാകുന്നു കാണുന്നില്ല. ഇല്ലാത്തത് ഒന്നിനും കാരണവും ആകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ പറയുന്നത് ശരിയല്ല എന്നാണ്. ഭാവാത്മക സ്ഥിഘടാതെ ഉത്പദ്യമാന കിഞ്ചിത് അഭിവ്യക്തി മാത്ര കാരണം അപേക്ഷ ഉത്പദ്യന്റെ ഇതി ശക്യം പ്രതിപത്തം. ഇനി അടുത്ത് പറയുന്നത് അദ്വൈതയ്ക്ക് ഏറെക്കുറെ സമ്മതവും എന്നാൽ പൂർണ്ണമായും സമ്മതമല്ലാത്തതുമായ ഒരാശയമാണ്. അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തെ സംബന്ധിച്ച് കൽപ്പിതം ആരോപിതം എന്നുള്ള ഒരൊറ്റ ആശയമാണ് മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ സാഖ്യന്മാരുടെ ആശയത്തെ കുറെ അംഗീകരിക്കുന്നു. സാഖ്യന്മാരെന്താണ് പറയുന്നത്? വസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് അതുണ്ടായിരുന്നു, വസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പും അവിടെ വസ്ത്രം ഉണ്ടായിരുന്നു, നൂലിൽ വസ്ത്രം ഉണ്ടായിരുന്നു. എന്നാ പിന്നെ എന്തിനുണ്ടാക്കി? പറയുന്നു അത് അഭിവ്യക്തമായിരുന്നില്ല, പ്രകടമായ ഭാവത്തിലായിരുന്നു. എങ്ങനെയായിരുന്നത്? കാരണരൂപത്തിലിരുന്നു. കാരണരൂപത്തിലിരുന്നത് എന്താ പ്രകടമാകാത്തത്? അതിന്റെ അഭിവ്യക്തിക്കുള്ള കാരണങ്ങളുണ്ടായിരുന്നില്ല, അതിന്റെ അഭിവ്യക്തിക്കുള്ള നിമിത്തങ്ങളൊന്നും ഉണ്ടായില്ല. എന്നുവെച്ചാൽ അവിടെ തന്തുവായൻ അയാളുടെ പ്രവർത്തനങ്ങളൊക്കെയാണ് അതിന്റെ നിമിത്തം. അതെല്ലാം വന്നു ചേർന്നു കഴിഞ്ഞാൽ ആ നൂലിൽ ഉണ്ടായിരുന്ന വസ്ത്രം തന്നെയാണ് വരുന്നത്. ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാകാൻ പറ്റത്തില്ല, ഉണ്ടായിരുന്നെങ്കിൽ വസ്ത്രം മണലിൽ നിന്നും ഉണ്ടാകണം. അതാണ് അവരുടെ യുക്തി. വസ്ത്രം എന്തുകൊണ്ട് നൂലിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു? കാരണം അതവിടെ ഉള്ളതുകൊണ്ട്. മറ്റു സ്ഥലത്ത് നിന്നും എന്തുകൊണ്ട് വസ്ത്രം ഉണ്ടാകുന്നില്ല? അവിടെയൊന്നും വസ്ത്രമില്ലാത്തതുകൊണ്ട്. ഇതാണ് അവരുടെ യുക്തി. അതിന് സത്കാര്യവാദം എന്ന് പറയും. കാര്യം ഉത്പത്തിക്ക് മുമ്പ് തന്നെ സത്തായിരുന്നു. കാര്യം വാസ്തവത്തിൽ ഉണ്ടാകുന്നില്ല, അത് പ്രകടമാകുന്നതേ ഉള്ളൂ, അഭിവ്യക്തമാകുന്നതേ ഉള്ളൂ. ഇത് ഒരു പരിധിവരെ അദ്വൈതി സ്വീകരിക്കുന്നുണ്ട്. പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് പ്രകടമാകുന്നു. കൽപ്പാതി മുമ്പ് അതവിടെ ഉണ്ടായിരുന്നു. പ്രളയകാലത്ത് ഉണ്ടായിരുന്ന ആ പ്രപഞ്ചം തന്നെ പ്രകടമാകുകയാണ്. അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു മുഖ്യ സിദ്ധാന്തമാണ്. മുഖ്യ സിദ്ധാന്തത്തിൽ കൽപ്പിതമാണ്. കൽപ്പിതമായതുകൊണ്ട് തന്നെ എന്താണ് അത്? കാലത്രയത്തിലും അതിന് പരമാർത്ഥത്തിൽ നിലനിൽപ്പില്ലാതാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോ സംഖ്യന്മാരുടെ സിദ്ധാന്തം അനുസരിച്ച് പറയണം. ഭാവാത്മക ഘടാദേഹ ഉത്പദ്യമാനാഹ, ഉണ്ടാകുന്ന വസ്തുക്കൾ കുടവും വസ്ത്രവും മറ്റും ഭാവാത്മകമാണ്. കിഞ്ചിത് അഭിവ്യക്തി മാത്ര കാരണം അപേക്ഷ, അതുണ്ടാകുന്നതിന് അതിന്റെ അഭിവ്യക്തിക്ക് ഉള്ള എന്തോ ചില കാരണങ്ങളെ അപേക്ഷിച്ച് ഉത്പദ്യന്തേ ഉണ്ടാകുന്നു, ഇത് ശക്യം പ്രതിപത്തു എന്ന് മനസ്സിലാക്കാം. എന്ന് സ്വീകരിക്കാം. അത് കുറച്ചുകൂടി യുക്തിയുക്തമാണ്. അല്ലാതെ ഇല്ലായ്മയിൽ നിന്ന് വസ്തു ഉണ്ടായി എന്ന് സ്വീകരിക്കുന്നത് യാതൊരു കാരണവശാലും ശരിയല്ല. ഉള്ളതുണ്ടായി എന്ന് തന്നെ സ്വീകരിക്കും. കിഞ്ച മറിച്ച് അസത അസത സദ്ഭാവേ സദശ്ച അസദ്ഭാവേ എന്ന ക്വചിത് പ്രമാണ പ്രമേയ വ്യവഹാര വിശ്വാസ കസ്യ. ഉള്ളതില്ലാതാകുക, ഇല്ലാത്തുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണ പ്രമേയ വ്യവഹാരം അതിലാർക്കും വിശ്വാസം വരത്തില്ല. പ്രമാണ പ്രമേയ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീവൻ ഈ പ്രപഞ്ചത്തെ അറിയുന്നു, ആത്മാവ് ഉൾപ്പെടെയുള്ള സർവ്വവിഷയങ്ങളെക്കുറിച്ച് അറിയുന്നു. ഈ അറിയുന്നതെല്ലാം പ്രമാണങ്ങളിലൂടെയാണ്. എന്നുവെച്ചാൽ അറിയുന്നതിനുള്ള ഉപായങ്ങളാണ് പ്രമാണം എന്ന് പറയുന്നത്. അതും ശരിയായ അറിവുണ്ടാകുന്നതിനുള്ള മാർഗങ്ങളാണ് പ്രമാണങ്ങൾ. പ്രത്യക്ഷം ഒരു പ്രമാണമാണ്. കണ്ണ് അനുമാനം ഊഹിക്കുന്നു, പുകയെ കണ്ടിട്ട് തീയുണ്ടെന്ന് ഊഹിക്കുന്നു. പ്രത്യക്ഷത്തോട് തുല്യമായി തന്നെ നിരന്തര പ്രപഞ്ചാനുഭവത്തിൽ നമ്മൾ അറിയാതെ തന്നെ അനുമാന പ്രമാണത്തെ ഉപയോഗിക്കുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ അപ്പോൾ അനുമാന പ്രമാണത്തിലൂടെ അറിയും. ഇത് രണ്ടുമാണ് മുഖ്യമായിട്ട്. പിന്നെ വരുന്നത് ശബ്ദപ്രമാണം. നേരിട്ടറിയാൻ കഴിയാത്തതും ഊഹിച്ചറിയാൻ കഴിയാത്തതും മറ്റുള്ളവർ പറഞ്ഞറിയുന്നു. ഇതാണ് പ്രധാനമായി വരുന്ന പ്രമാണങ്ങൾ. ഈ പ്രമാണത്തിലൂടെ എന്തിനേക്ക് അറിയുന്നോ അത് പ്രമേയങ്ങൾ. അറിവിന് വിഷയമാകുന്നതല്ല പ്രമേയം, അതും ശരിയായ അറിവിന് വിഷയമാകുന്നു. അപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ പ്രമാണ പ്രമേയ വ്യവഹാരം എന്ന് പറയാം. ജീവിതത്തിലെ സർവപ്രവർത്തനങ്ങൾ ഇത് സത്ത് അസത്ത് എന്ന് പറയുന്നതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. ഈ സത്തിനെയും അസത്തിനെയും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഈ ജീവിത വ്യവഹാരങ്ങളെല്ലാം സർവർക്കും നടക്കത്തുള്ളൂ. അതായത് നമ്മളൊരു വസ്തുവിനെ ഒരു പ്രമാണത്തിലൂടെ അറിയുമ്പോൾ അത് പ്രമേയമാവുമ്പോൾ വസ്തു നമ്മൾ സത്തെന്ന് സ്വീകരിക്കുന്നു. ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നു, പുസ്തകത്തെ കാണുന്നു, കാണുന്ന സമയത്ത് നമ്മളതിനെ സത്തെന്ന് സ്വീകരിച്ചു. ആ സത്തെന്നുള്ള ബുദ്ധിയെ സ്വീകരിച്ചാലേ നമുക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പുസ്തകമില്ലെങ്കിലോ നമ്മൾ പറയുന്നു അസത്ത്, അതവിടെ ഇല്ല, വൈദ്യായ്മ അംഗീകരിക്കുന്നു. അപ്പോൾ വസ്തുവിന്റെ ഉണ്മയെയും ഇല്ലായ്മയെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റൂ. ഇതിനെന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? സത്ത് എന്ന് പറയുമ്പോൾ അത് സത്തായിരിക്കാതെ അസത്തായി പോകുക എന്ന് പറഞ്ഞാൽ സത്തായിരിക്കുന്ന വസ്തുവിന്റെ ഇല്ലായ്മ അവിടെ സംഭവിക്കുക, ഇല്ലാതിരിക്കുന്ന വസ്തു അവിടെ പ്രകടമാകുക, സത്താകുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന് വ്യവഹാരങ്ങൾ അസാധ്യമായി തീരും. ഇതിനു മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തു പെട്ടെന്ന് അസത്താകുക, എന്നിട്ട് ഇല്ലാതാകുക, ഇല്ലാത്തതൊന്ന് വരിക. അങ്ങനെ സങ്കല്പിക്കാൻ കഴിയത്തില്ല. അങ്ങനെ സങ്കല്പിച്ചാൽ പിന്നീട് മനുഷ്യന്റെ സർവവ്യവഹാരങ്ങളും ചിന്തയും വാക്കും പ്രവൃത്തിയെല്ലാം ഒന്നിനും ഒരു നിയമമില്ലാത്തവരും അതെല്ലാം അസാധ്യമായിത്തീരും. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രപഞ്ച വ്യവഹാരത്തിൽ നമ്മൾ ഈ സദ്ഭാവവും അസദ്ഭാവവും അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതിനൊരു മാറ്റം, അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിപരീത ഭാവത്തെ നമുക്ക് സങ്കല്പിക്കാനേ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ പറയുന്ന എന്താണ്? ആരംഭവാദികൾ ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്നു, ഉള്ളത് വീണ്ടും ഇല്ലായ്മയിലേക്ക് പോകുന്നു. ഇതിനെ ഈ പ്രപഞ്ചത്തിലെ ഒരടിസ്ഥാന തത്വമായി സ്വീകരിക്കാൻ ഒക്കത്തില്ല. സത്തിനൊരിക്കലും അസദ്ഭാവം അസത്തിന്റെ സദ്ഭാവം ഇത് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നാണ്. ആലോചിക്കാതെ പറയുന്നതാണ് ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് എന്തുണ്ടാകുന്നു? ഇവിടെ നിന്നും വസ്ത്രം ഉണ്ടാകുന്നു, കാരണം ഇല്ലായ്മ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് സ്വീകരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് സാംഖ്യന്മാരെന്താണ്, ഇല്ലായ്മയിൽ നിന്നൊരു വസ്തു ഉണ്ടാകുന്നില്ല, ഉള്ളതേ ഉണ്ടാകുന്നുള്ളൂ. പറയും നേരത്തെ ഉണ്ടായിരുന്നു ഉണ്ടാകുന്നു, നേരത്തെ ഉണ്ടാകുന്നത് പ്രകടമാകുന്നേ ഉള്ളൂ. അതിന് മറ്റു ചില കർമ്മങ്ങൾ അവിടെ വേണം, അപ്പോൾ അത് പ്രകടമാകുന്നു. അത് പ്രകടമാകാത്തിടത്തോളം കാലം നമ്മളതിനെ സംബന്ധിച്ച് ഒരു വ്യവഹാരവും ചെയ്യുന്നില്ല. പ്രകടമാകുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങളെല്ലാം നടക്കും. ഇതാണ് സത്കാര്യമാകും. ഇവിടെ പറയുന്നത് അസതശ്ച സദ്ഭാവേ, ഇല്ലാത്ത ഉണ്ടാകുന്നു സ്വീകരിക്കുകയും, സദശ്ച അസദ്ഭാവേ, ഉള്ളതില്ലാതാകുന്നു എന്ന് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ന ക്വചിത് പ്രമാണ പ്രമേയ വ്യവഹാരേ വിശ്വാസ പ്രമാണ പ്രമേയ വ്യവഹാരത്തിൽ ആർക്കും വിശ്വാസം വരത്തില്ല. കസ്റ്റ്യാത് ആർക്കും ഒന്നിനും വിശ്വസിച്ച് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. കാരണം ഇല്ലാത്ത ഏത് സമയം ഉണ്ടാകും, ഉള്ളത് ഇല്ലാതാകുകയും ചെയ്യും. അതുകൊണ്ടെന്താണ്? സത് സദേവ അസത് അസദേവേരി നിശ്ചയ അനുപത്തേഹി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സത്ത് സത്ത് തന്നെയാണ്, അസത്ത് അസത്ത് തന്നെയാണെന്നുള്ള നിശ്ചയം ഇല്ലാതെ വരും. അതായത് എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു ഇപ്പോൾ ഉള്ളതാണ്, ആ ഒരു വിശ്വാസം ഉണ്ടായാലേ അതിനെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും വ്യവഹാരം സാധ്യമാകും. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഇപ്പം മുമ്പ് ഈ കാണുന്നത് ഇത് ഉണ്ട്, കാണാത്തത് ഇല്ല, അനുഭവപ്പെടാത്തത് ഇല്ല, അനുഭവപ്പെടുന്നത് ഉണ്ട്, ഇങ്ങനെ ഒരു നിശ്ചയം വേണം. ഇല്ലായ്മയിൽ നിന്നോ വസ്തുക്കൾ ഉണ്ടാകുന്നു സ്വീകരിച്ചു കഴിഞ്ഞാൽ എവിടെ എന്തും ഉണ്ടാകും, എവിടെ എന്തും ഇല്ലാതാകും. അത് ജീവന് വ്യവഹാരം അസാധ്യമായി തീരും. അതാണ് സത് സദേവ അസത് അസദേവ എന്നുള്ള ഈ നിശ്ചയമില്ലാതെ വരുന്നത്. അതുകൊണ്ട് ആരംഭവാദം ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിത വ്യവഹാരങ്ങൾ അസംഭവമായി തീരും എന്നുള്ള ഒരു യുക്തി ഉപയോഗിച്ച് അവരുടെ ആ ചിന്താഗതിയെ നിഷേധിക്കുകയാണ് വൈശേഷികന്മാർ. അതുമാത്രമല്ല മറ്റു പല കാരണങ്ങളുകൊണ്ടും അതിനെ നിഷേധിക്കാം. അതിന് അടുത്ത് പറയുന്നത് കിഞ്ച ഉത്പത്തി ദേതി ധണികാതിർ ദ്രവ്യസ്യ സ്വകാരണസത്താ സംബന്ധം ആഹോ പ്രാഗുത്പത്തിശ്ചാസത് പശ്ചാത് സ്വകാരണ വ്യാപാരം ഉപേക്ഷ സ്വകാരണ ഈ പരമാണുഭി സത്തയാച സംവായലക്ഷണേന സംബന്ധേന സംബന്ധി. വൈശേഷികന്മാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു പദാർത്ഥമാണ് സത്ത എന്നൊരു സാമാന്യം എന്നൊരു പേര് പറയും. ദ്രവ്യം ഗുണം കർമ്മം സാമാന്യം. ഈ സത്ത അവരെ സംബന്ധിച്ച് ഒരു വലിയ ആയുധമാണ്. ദ്രവ്യം ഗുണം കർമ്മം ഇതിലെല്ലാം സത്തയുണ്ടെന്നാണ്. ഈ സത്തയെ അദ്വൈതി സ്വീകരിക്കുന്നുണ്ട്. അദ്വൈതി സത്തയെക്കുറിച്ച് പറയുന്ന എന്താണ്? അത് തന്നെ പരബ്രഹ്മം, ജഗത് കാരണം എന്നാണ്. വൈശേഷികന്മാരെന്താണ് പറയുന്നത്? ഈ സത്തയെന്ന് പറയുന്നത് അതൊരു പദാർത്ഥമാണ്, ദ്രവ്യ ഗുണകർമ്മങ്ങളിലിരിക്കുന്ന പദാർത്ഥം. അതുതന്നെയാണ് വസ്തുവിന്റെ സംബന്ധിച്ചുകൊണ്ട് എന്നുള്ള അനുഭവത്തിന് കാരണമായിരിക്കുന്നു. നാസതോ വിദ്യതേ ഭവ അവിടെ ഭാഷ്യത്തിൽ വിശദമായി ചർച്ച ചെയ്യും. ഉണ്ട് എന്നുള്ള അനുഭവത്തിന് കാരണമായിരിക്കുന്നത് പ്രപഞ്ച കാരണമായിരിക്കുന്ന ബ്രഹ്മം തന്നെ. അതുകൊണ്ടാണ് അതിനെ സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്നത്. ഇവിടെ ഇവരത് സ്വീകരിക്കുന്നില്ല. വൈശേഷികന്മാരെന്താണ് പറയുന്നത്? സത്തയെന്ന് പറയുന്നത് അത് നിത്യമാണ്, നശിക്കുന്നതല്ല. ഉണ്ടായതും നശിക്കുന്നതുമല്ല, പക്ഷെ നിത്യമാണെങ്കിലും അതല്ല, അത് ആത്മാവല്ല. അവര് സത്തയെ ഒരു പദാർത്ഥമായി, ഒരു പ്രത്യേക പദാർത്ഥമായി സ്വീകരിക്കുമ്പോൾ ആത്മാവിനെ അതിൽ നിന്ന് വേറിട്ട ഒരു ദ്രവ്യമായി സ്വീകരിക്കുന്നു. ആത്മാവ് ഒരു ദ്രവ്യമാണ്, സത്ത മറ്റൊരു വസ്തുവും പദാർത്ഥവും. അതാണ് അവരുടെ നിലപാട്. സൃഷ്ടിയിൽ എന്താണ് സംഭവിക്കുന്നത്? വസ്ത്രത്തെ കണ്ടിട്ട് നമ്മൾ പറയുന്നു വസ്ത്രമുണ്ട്. അങ്ങനെ പറയുന്നതിന് എന്താ കാരണം? അവർ പറയുന്നത് വസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നൂലാണ്, ആ നൂലിൽ വസ്ത്രം ഉണ്ടാകുന്നു. വസ്ത്രം ഉണ്ടാകുമ്പോൾ നൂലും വസ്ത്രവും രണ്ടും രണ്ടാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട്? വസ്ത്രമില്ലാതിരുന്നപ്പോഴും നൂലുണ്ടായിരുന്നു, അതുകൊണ്ട് രണ്ടു ഒന്നല്ല. വസ്ത്രം നിലനിൽക്കാതെയും നൂലിനെ നിലനിൽക്കാം, അതുകൊണ്ട് വസ്ത്രം വേറെ നൂല് വേറെ, രണ്ടും രണ്ടാണ്. എന്നാൽ രണ്ടിലും സത്തയുണ്ട്. നൂലിൽ സത്തയുണ്ട്, വസ്ത്രത്തിനും സത്തയുണ്ട്. വസ്ത്രത്തെ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ വസ്ത്രത്തിന് സത്താ സംബന്ധം ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. നിത്യമായിരിക്കുന്ന സത്തയുമായിട്ട്, സത്ത എന്ന് പറയുന്ന വസ്തുവുമായിട്ട് വസ്ത്രത്തിനൊരു ബന്ധം ഉണ്ടാകും. ആ ബന്ധം എന്ന് പറയുന്ന എന്താണ്? ഒരിക്കലും ആ സത്തയെ, ആ സത്തയിൽ നിന്ന് ആ വസ്ത്രത്തെ വേർതിരിക്കാൻ പറ്റത്തില്ല. വസ്ത്രം ഉണ്ടായി നശിക്കുന്നത് വരെ ആ സത്താ സംബന്ധം നിലനിൽക്കും. സത്ത എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ആ വസ്തുവുമായിട്ട് അതിന് ഒരു ബന്ധം നിലനിൽക്കും. അത് നൂലിലും ഉണ്ടായിരുന്നു. ഏത് വസ്തുവിനെ ഇവിടെ സൃഷ്ടിക്കുന്നോ ഉടൻ ആ വസ്തുവിന് സത്താ ബന്ധം ഉണ്ടാവും. സത്ത നിത്യമായ ഒരു പദാർത്ഥമാണ്. ആ രണ്ടും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതിന് അവർ പറയും സമവായ സംബന്ധം എന്ന് പറയും. സമവായ സംബന്ധം എന്ന് പറഞ്ഞാൽ ആ കാര്യം നിലനിൽക്കുന്നിടത്തോളം കാലം അതിൽ നിന്ന് പിരിച്ചു മാറ്റാൻ വയ്യാത്ത ബന്ധം, അതിനാണ് സമവായ സംബന്ധം എന്ന് പറയുന്നത്. ഒരു കാര്യവും ഒരു കാരണവും നിലനിൽക്കുമ്പോൾ ഒരിക്കലും അതിനെ ആ കാര്യത്തിൽ നിന്നും കാരണത്തെ വേർതിരിച്ച് മാറ്റാൻ വയ്യാത്ത ബന്ധം, അങ്ങനെയൊരു ബന്ധം, അതിനെ ഒരു സമവായ സംബന്ധം എന്ന് പറയും. ഇപ്പോൾ വസ്ത്രം ഉണ്ടാകുമ്പോൾ ആ സത്താ സംബന്ധം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ നൂലും വസ്ത്രവുമായിട്ട് അങ്ങനെയൊരു ബന്ധമുണ്ടാകുന്നു. നമുക്കൊരിക്കലും നൂലിൽ നിന്ന് വസ്ത്രത്തിനെ വേർതിരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അത് തമ്മിലുള്ള ആ ചേർച്ച സമവായം, സമവായ സംബന്ധം എന്ന് പറയുന്നത്. ഏത് വിദഗ്ധനായ നെയ്ത്തുകാരനായാലും ശരി, അയാൾക്ക് വിദഗ്ധമായ രീതിയിൽ വസ്ത്രത്തെ ഉണ്ടാക്കാം, പക്ഷേ ഉണ്ടാക്കിയ വസ്ത്രത്തിന് നൂലിൽ നിന്ന് പിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ, സമവായ സംബന്ധം വന്നു കഴിഞ്ഞാൽ കാര്യത്തെ കാരണത്തിൽ നിന്ന് പിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് സത്തയിൽ നിന്ന് വസ്ത്രത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് വസ്തുക്കൾക്ക് പരസ്പരം പിരിയാൻ വയ്യാത്ത ബന്ധമുണ്ട്. ആ ബന്ധം വരുന്നിടത്തെല്ലാം സമവായ സംബന്ധം എന്ന് പറയും. അപ്പൊ സത്തയും സമവായവും ബന്ധവും ഇത് രണ്ടും കൊണ്ടാണ് ഇല്ലായ്മയിൽ നിന്ന് പുതിയ വസ്തു ഉണ്ടാകുന്നത്. അതിനിവിടെ നിഷേധിക്കുകയാണ്. കിഞ്ച ഉത്പദ്യതേ ഇതി, ഒരു വസ്തു ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ദുണുകാദേഹേ ദ്രവീസ, ഇവിടെ ദുണുകത്തെ പറഞ്ഞു. വസ്ത്രം എന്ന് പറയുന്നതിന് വരും ദുണുകത്തെ പറഞ്ഞു. സ്വകാരണ സത്താ സംബന്ധമാകും. സ്വകാരണവുമായിട്ടും സംബന്ധമുണ്ട്, സത്തയുമായിട്ട് സംബന്ധമുണ്ട്. വസ്ത്രത്തിന് സ്വകാരണമായ നൂലുമായിട്ട് സംബന്ധമുണ്ട്, സത്ത എന്ന് പറയുന്ന പദാർത്ഥവുമായിട്ട് സംബന്ധമുണ്ട്. അത് രണ്ടും കൊണ്ടാണ് വസ്ത്രം നിലനിൽക്കുന്നത്. പറയുന്നു പ്രാഗുത്പത്തേ അസത്, ഞാൻ സൃഷ്ടിയെ കുറിച്ച് പറയുന്നു, ഉത്പത്തിക്ക് മുമ്പ് ഇത് അസത്തായിരുന്നു, ഇല്ലാതിരുന്നു. പശ്ചാ സ്വകാരണ വ്യാപാരം അപേക്ഷ സ്വകാരണേഹി പരമാണുഭി സത്തയാച സമവായ ലക്ഷണേന സംബന്ധേന സംബന്ധ്യതേ. ആദ്യം വസ്ത്രം ഇല്ലാതിരുന്നു, അല്ലെങ്കിൽ ദുണുകമില്ലാതിരുന്നു. പിന്നീട് സ്വകാരണ വ്യാപാരം അപേക്ഷ, പരമാണുക്കളെ സംബന്ധിച്ചിടത്തോളം കാരണം വ്യാപാരം എന്താണ്? ഈശ്വരൻ സങ്കല്പിച്ചു, ഇച്ഛിച്ചു, പരമാണുക്കളിൽ ക്രിയയുണ്ടായി, പരസ്പരം കൂടിച്ചേർന്നു. അതാണ് ഇവിടുത്തെ കാരണം വ്യാപാരം. വസ്ത്രത്തെ സംബന്ധിച്ചാണെങ്കിലോ നെയ്ത്തുകാരൻ സങ്കല്പിച്ചു, അയാൾ പ്രവർത്തിച്ചു, നൂലുകൾ കൂടിച്ചേർന്നു, അതാണ് കാരണം വ്യാപാരം. അതിനെ അപേക്ഷിച്ച് സ്വകാരണേഹി പരമാണുഭീ സത്തയാച, ദുണുകമാണെങ്കിലോ അതിന്റെ കാരണമായ പരമാണുക്കളോടും നിത്യമായ സത്തയോടും സമവായ ലക്ഷണേന സമവായ സംബന്ധത്താൽ ബന്ധിക്കുന്നു. സംബന്ധേന സംബന്ധ്യതയെ, വസ്ത്രവും അങ്ങനെയാണ്, അതിന്റെ കാരണമായ നൂലുകളോട് സമവായമായി ചേരുന്നു. സത്ത എന്ന പദാർത്ഥത്തോട് സമവായമായി ചേരുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നത് ആ വസ്ത്രമുണ്ടായി, വസ്ത്രമുണ്ടായി എന്ന് പറയുന്ന വ്യവഹാരം ഗുരുവിന്റെ അനുഭവം അങ്ങനെയാണ് ഉണ്ടാകുന്ന ഒന്നാണ്. അങ്ങനെ ഒരു പുതിയ വസ്തു ഉണ്ടാകുന്ന ഒന്നാണ്. കാരണവും കാര്യവും തമ്മിൽ അദ്വൈതി സ്വീകരിച്ചിരിക്കുന്ന എന്താണ് അവിടെ? അനിർവചനീയ താതാത്മ്യം എന്ന് പറയും. നൂലും വസ്ത്രവും തമ്മിൽ എന്താ ബന്ധം? ഇവർ പറയും അനിർവചനീയ താതാത്മ്യം എന്ന് പറയും. ഇവർ പറയുന്നത് എന്താണ്? ഒരിക്കലും വേറെ പിരിക്കാൻ കഴിയാത്തതായ സമവായ ബന്ധം എന്ന് പറയും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സംബദ്ധം സത് കാരണ സമവേദം സദ്ഭവതി. ഇതിനുണ്ടാകുന്ന വസ്ത്രം ആ നൂലുമായിട്ട് സംബദ്ധമായി ബന്ധിച്ചിട്ട് അത് കാരണത്തിൽ സംവേദമായിരിക്കുന്നു. സംവേദമായിരിക്കുക എന്ന് പറഞ്ഞാൽ സമവായം എന്ന് പറയുന്ന ആ സംബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം സംവേദം എന്നിട്ടത് സത്താകുന്നു. ഒരു വസ്തുവിനെ സൃഷ്ടിക്കുമ്പോൾ ഏത് വസ്തുവായാലും ശരി, ആ വസ്തുവിനെ നമ്മൾ പറയുന്നു, ആ കാര്യത്തെ പറയുന്നു സത്തെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അത് അതിന്റെ കാരണത്തോട്, അതിന്റെ സമവായി കാരണമെന്ന് പറയും, അതിനോട് സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ സത്തെന്ന് പറയുന്നത്. അത് ആ സമയം സത്യവുമായിട്ടും സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നു. ഇവിടെ കാര്യവും കാരണമെന്ന് പറയുന്നത് ഉപാദാന കാരണം അല്ലെങ്കിൽ സമവായ കാരണത്തെ സംബന്ധിച്ചാണ്. വൈശേഷികന്മാര് സമവായ കാരണമെന്ന് പറയുന്നു, അദ്വൈതികൾ അതിനെ ഉപാദാന കാരണമെന്ന് പറയുന്നു. രണ്ടു ഒന്ന് തന്നെ. ഇങ്ങനെയൊക്കെയാണ് വൈശേഷികന്മാർ പറയുന്നത്. അവരോട് ചോദിക്കുന്നു, തത്ര വക്തവ്യം കഥം അസത സത് കാരണം ഭവേ സംബന്ധോ വാക്യനജി. ഇവിടെ സിദ്ധാന്തി എന്താണ് പറയുന്നത്? സത്തും അസത്തും തമ്മിൽ ഒരു സംബന്ധം ഉണ്ടാകത്തില്ല. ആരംഭവാദത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നതാണ്. അസത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലായ്മ, ഇല്ലായ്മയും പിന്നെ വസ്തുവും രണ്ടും തമ്മിൽ ബന്ധം ഉണ്ടാകത്തില്ല. തത്ര വക്തവ്യം കഥം അസത സത് കാരണം ഭവേ. സംബന്ധോ വാക്യേന അസത്തിന്, അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്, അതിനെങ്ങനെ മറ്റൊന്നുമായിട്ട് സംബന്ധം വരും? അതുകൊണ്ട് കാരണമായിരിക്കുന്ന സത്തിനും അസത്തുമായിട്ട് സംബന്ധം ഉണ്ടാകത്തില്ല. സത്തും അസത്തും തമ്മിൽ യാതൊരു സംബന്ധവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് വസ്ത്രമുണ്ടായി, അത് സത്തായി, അതിനില്ലായ്മയുമായി ബന്ധമുണ്ടായി എന്നെല്ലാം പറയുന്നത് അബദ്ധമാണ്. നഹി വന്ധ്യാപുത്രസ്യ സദാ സംബന്ധോ വ കാരണം വ കേനചിത് പ്രമാണത കൽപ്പയിതും സഖ്യം. അതുകൊണ്ട് വന്ധ്യാപുത്രൻ അതിന് സത്വമായിട്ട് സംബന്ധമോ അല്ലെങ്കിൽ അത് എന്തിനെങ്കിലും കാരണമാകുകയോ അതിൽ നിന്നെന്തെങ്കിലും ഉണ്ടാകുകയോ ഇതൊന്നും പ്രമാണം കൊണ്ട് സ്വീകരിക്കുക സാധ്യമല്ല. അധ്യാപകർ എന്ന് വെച്ചാൽ ഇല്ലാത്തതാണ്. ഇല്ലായ്മയിൽ നിന്ന് വസ്തുക്കൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. സാധാരണ എല്ലാവരും പറയും, ചിലർ പറയും, എന്താണ് ഇതെല്ലാം അവിടെ നിന്നുണ്ടായി, ഏതോ ഒരു ശൂന്യതയിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്നുണ്ടായി എന്ന് പറയും. അതിനെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഇല്ലായ്മയിൽ നിന്നുണ്ടാകാൻ പറ്റത്തില്ല. ഉണ്ടായാൽ ആ ഇല്ലായ്മയും ഉണ്ടാകുന്ന വസ്തുവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം വേണം. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാൻ സാധ്യമില്ല. ഇല്ലായ്മയോട് ബന്ധം ഉണ്ടാകത്തില്ല. ഉള്ള വസ്തുക്കൾ തമ്മിലേ പരസ്പര ബന്ധം ഉണ്ടാവും. ഇവിടെ നമ്മൾ കാര്യം ഉണ്ടാകുന്ന എങ്ങനെയാണ് കാണുന്നത്? അതിന് കാരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെ കാണുന്നു. നൂലിനോട് ബന്ധപ്പെട്ട വസ്ത്രത്തെ കാണുന്നു. ഇല്ലായ്മയോട് ബന്ധപ്പെട്ട ഒരു വസ്ത്രമില്ല. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് യുക്തിയില്ല എന്നാണ്. നൈവം വൈശേഷികൈഹി അഭാവസ്യ സംബന്ധ കൽപ്യതേ ഗുണകാദീനാം ഹി ദ്രവ്യാണാം സ്വകാരണേന സമവാലക്ഷണ സംബന്ധ സതാം ഏവ ഉച്യതേ. വൈശേഷികന്മാർ പറയുന്നു, ഞങ്ങൾ അഭാവം കാര്യ ഉത്പന്നമാകുന്നതിന് മുമ്പ് അതിന്റെ അഭാവം ഉണ്ടെന്ന് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആ അഭാവവും കാര്യവും തമ്മിലുള്ള സംബന്ധത്തെ ഞങ്ങളും അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അത്ര പൊട്ടന്മാരല്ലെന്നാണ്. അഭാവവും വസ്ത്രവുമായിട്ട് ബന്ധം അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നതായി കൽപ്പിക്കുകയാണ്. അതാണ് വൈശേഷികൈ അഭാവസ്യ സംബന്ധ കൽപ്പ്യത. വൈശേഷികന്മാര് അഭാവവും കാര്യവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നില്ല. എന്താണ് പറയുന്നത്? ദ്രുണുകാദീനാം ഹി ദ്രവ്യാണാം സ്വകാരണേന സമവായലക്ഷണ സംബന്ധം സതാമേവ സതാം ദ്രവ്യാണാമേവ. ദ്രുണികാദി ദ്രവ്യങ്ങൾ സത്താണ്, അതിനതിന്റെ കാരണമായ പരമാണുവുമായിട്ടാണ് സംബന്ധത്തെ ഞങ്ങൾ പറയുന്നത്, അഭാവമായിട്ടല്ല. വസ്ത്ര സത്താണ്, അതിന്റെ കാരണമായ നൂലുമായിട്ട് സംബന്ധമുണ്ടെന്ന് പറയുന്നു. ആ വസ്ത്രത്തിന്റെ ഇല്ലായ്മ അഭാവമായിട്ട് സംബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ലെന്നോ? പറയുന്നു. അത് ശരിയല്ല, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സംബന്ധാത് പ്രാഗ് സത്വ അനഭ്യവുമാ. ചോദിക്കുന്നു, കാര്യം ഉണ്ടായിട്ടല്ലേ നിങ്ങൾ സംബന്ധത്തെ സ്വീകരിക്കുന്നത്? അതേ കാര്യം ഉണ്ടാകുന്നതിന് മുമ്പോ? കാര്യമുണ്ടാകുന്നതിന് മുമ്പ് എന്താ ഉണ്ടായിരുന്നത്? ഇല്ലായ്മയാണ്. ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിന്റെ ഇല്ലായ്മയാണ്. നിങ്ങൾ പറയുന്നത് കാര്യത്തിന് ഞങ്ങൾ സംബന്ധം സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ കാരണമായ വസ്തുവുമായിട്ടാണെന്നാണ്. അത് ഉണ്ടായതിനു ശേഷമല്ലേ സംബന്ധം സ്വീകരിക്കാൻ പറ്റൂ. പക്ഷെ ഉണ്ടാകുന്നതിന് സംബന്ധത്തിന്റെ ആവശ്യമുണ്ട്. സംബന്ധം കൂടാതെ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ആ വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിന്റെ ഇല്ലായ്മയുമായിട്ട് സംബന്ധത്തെ സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ സംബന്ധമില്ലാതെ വസ്തു ഉണ്ടായിന്ന് സ്വീകരിക്കേണ്ടി വരും. സംബന്ധം ഉണ്ടാകാതെ സംബന്ധം കൂടാതെ വസ്തു ഉണ്ടാകാമെങ്കിൽ പിന്നെ അത് നിലനിൽക്കുന്നതിന് സംബന്ധത്തിന്റെ ആവശ്യമില്ലെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടൊരു കാര്യവും കാരണവും തമ്മിൽ നിങ്ങളൊരു ബന്ധത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലായ്മയെ കാരണമായി സ്വീകരിക്കുകയാണെങ്കിൽ ആ ഇല്ലായ്മയുമായിട്ട് ബന്ധത്തെ അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ നിഷേധിക്കുകയാണ്. സംബന്ധാത്രാഗ് സത്വ അനഭ്യുമാ. കാര്യകാരണ സംബന്ധത്തിന് മുമ്പ് സത്വത്തെ സ്വീകരിക്കുന്നില്ല, അത് വിശദീകരിക്കുന്നു. നഹി വൈശേഷികേഹി കുലാല ദണ്ഡ ചക്രാദി വ്യാപാരാത്രാഗ് ഘടാദീനാം അസ്തിത്വം ഇഷ്യതേ. സംഖ്യന്മാരെ പോലെയല്ല. സംഖ്യന്മാരെന്ത് പറയുന്നു? കുലാലൻ കുടത്തെ ഉണ്ടാക്കുന്നയാള്, ദണ്ഡം ചക്രത്തെ കറക്കാൻ ഉപയോഗിക്കുന്ന വസ്തു, ചക്രം കുടത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മണ്ണ് എടുത്തു വയ്ക്കുന്ന സാധനമാണ് ചക്രം. ഈ കുലാലം, ദണ്ഡം, ചക്രം ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് കുടത്തിന്റെ അസ്തിത്വത്തെ അവർ സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ അസ്തിത്വം അത് ഉണ്ടാകുന്നതിന് മുമ്പ് സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എവിടെയാണ് കാര്യവും കാരണവും തമ്മിൽ ബന്ധം വരുന്നത്? സംഖ്യന്മാർക്ക് അങ്ങനെയല്ല. അവർ പറയുന്നു ആ വസ്തു മുമ്പേ ഉണ്ടായിരുന്നു, വസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പും അത് കാരണരൂപത്തിലുണ്ടായിരുന്നു. അവർ പറയുന്നു വസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് കേവലം അഭാവമാണ്, അതിന്റെ അസ്തിത്വമില്ല. അസ്തിത്വമില്ലെങ്കിൽ ഒരു കാരണത്തിൽ നിന്ന് ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ പരസ്പര ബന്ധം വേണം, എല്ലാം ഉണ്ടാകത്തില്ല. ബന്ധമില്ലാതെ എങ്ങനെ ഉണ്ടാകും? ഉണ്ടായാൽ പിന്നെ അതിന് കാരണമെന്ന് എങ്ങനെ പറയും? ഇപ്പോൾ കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് അസ്തിത്വമില്ലെങ്കിൽ അതിന് കാരണവുമായിട്ടൊരു ബന്ധമില്ലെന്ന് വരും. ഉണ്ടായതിന് ശേഷം അസ്തിത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കാരണവുമായി ബന്ധമില്ലാതെ കാര്യം ഉണ്ടായെന്നോ? കാരണവുമായി ബന്ധമില്ലാതെ കാര്യം എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ കാര്യം എവിടെ ഉണ്ടാകും? എന്നുവെച്ചാ മൃത ഏവ ഘടാദ്യാകാര പ്രാപ്തി ഇച്ഛന്തി. സംഖ്യന്മാർ പറയുന്ന പോലെ മണ്ണ് തന്നെ നേരത്തെ അതിൽ ഉണ്ടായിരുന്ന വസ്തുവിനെ പ്രകടമാക്കുകയല്ല, നൂല് തന്നെ അതിലുണ്ടായിരുന്ന വസ്തുവിനെ മറ്റ് നിമിത്തങ്ങൾ വന്നപ്പോൾ പ്രകടമാക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ ശരി, അത് നിങ്ങൾ സ്വീകരിക്കുന്നു. പൂർണ്ണമായും വസ്തുവിന്റെ സൃഷ്ടിക്കുന്നു അതിന്റെ അഭാവം എന്നാണ് പറയുന്നു. അതാണ് മൃത്ത് തന്നെ എന്താണ് ഘടാദ്യാകാര പ്രാപ്തി എന്ന് പറയുന്നത്? സംഖ്യന്മാരുടെ സിദ്ധാന്തമാണ്. അത് നിങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണവും ഇല്ലായ്മയെ കാരണമായി സ്വീകരിക്കേണ്ടി വരും. കാരണവും കാര്യവും തമ്മിൽ ബന്ധം ഉണ്ടാകത്തില്ല. തദശ്ച അസദേവ സംബന്ധ പാരിശേഷ്യാദിഷ്ടോ ഭവതി. നിങ്ങൾക്ക് നിർബന്ധപൂർവം അംഗീകരിക്കേണ്ടി വരും ഇല്ലായ്മയും കാര്യവുമായി ബന്ധമുണ്ട് എന്ന് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നത് യുക്തിയുക്തവുമല്ല. അസദേവ സംബന്ധ, അസത്തിന് സംബന്ധം പാരിശേഷ്യ ന്യായമനുസരിച്ച് മറ്റു ഒരു യുക്തികളും നിലനിൽക്കാതെ വരുമ്പോൾ ഗതികേട് കൊണ്ട് സ്വീകരിക്കുന്നതിനാണ് പാരിശേഷ്യ ന്യായം എന്ന് പറയുന്നത്. ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ സ്വീകരിക്കേണ്ടത്, അതായത് എന്തെല്ലാം യുക്തികൾ അഭാവത്തിൽ നിന്നും കാര്യമുണ്ടാകുന്നു എന്നുള്ള അവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് ഉപയോഗിക്കാമോ അതിനെല്ലാം നിഷേധിച്ചു. നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ അവർക്ക് അവസാനം സ്വീകരിക്കേണ്ടി വന്നു. എന്താണോ ആ ഇല്ലായ്മയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നതെന്ന് സ്വീകരിക്കേണ്ടി വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് യുക്തിയുക്തമാകത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സിദ്ധാന്തമനുസരിച്ച് അഭാവത്തിൽ നിന്ന് കാര്യം ഉണ്ടാകുന്നെന്ന് സ്വീകരിക്കേണ്ടി വരും എന്ന് വന്നാലോ പറയുന്നു, നനു അസതോവി സമവാലക്ഷണ സംബന്ധോ എന്ന വിരുദ്ധ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് വസ്തു ഉണ്ടാകുന്നു എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയും എന്താണ്, ആ ഇല്ലായ്മയുമായിട്ട് അഭാവവുമായിട്ടും ആ വസ്തുവിന് അഭേദ്യമായൊരു ബന്ധമുണ്ട്, അതിന് സമവായം എന്ന് പറയും. സാധാരണ സമവായ സംബന്ധം വൈശേഷികന്മാർ സ്വീകരിച്ചിരിക്കുന്ന എവിടെയാണ്, ഒരു ഗുണവും ഗുണിയും തമ്മിൽ, ജാതിയും വ്യക്തിയും തമ്മിൽ അവർ സ്വീകരിക്കുന്ന സാമാന്യവും ദ്രവ്യവും തമ്മിൽ, അതാണ് ജാതിയും വ്യക്തിയും. പിന്നെ വിശേഷം എന്ന് പറയുന്ന ഒരു പദാർത്ഥം, അതിന് പരമാണുക്കളും മറ്റുമായിട്ട് ഒക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവർ സമവായം സ്വീകരിക്കുന്നത്. അല്ലാതെ അഭാവവുമായിട്ടൊരു വസ്തുവിന് അങ്ങനെ ഒരു ബന്ധം അവർ സ്വീകരിക്കുന്നില്ല. അങ്ങനെ സ്വീകരിക്കാന്ന് പറഞ്ഞാലോ പറയുന്നു അത് ശരിയാ, അതിന് എന്തുകൊണ്ടിന്ന വന്ധ്യാപുത്രാദീനാം അദർശന, വന്ധ്യാപുത്രന് എന്തെങ്കിലുമായിട്ടൊരു ബന്ധം എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. മാതാവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സ്വപുത്രനുമായിട്ടുള്ള ബന്ധം അങ്ങനെയൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇല്ലാത്ത ഒന്നിനാണ് വന്ധ്യാപുത്രൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പറയുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വന്ധ്യാപുത്രൻ എന്ന് പറയുന്നതും അഭാവം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, ഘടാതിരേവ പ്രാഗഭാവസ്യ സ്വകാരണ സംബന്ധോ ഭവതി. വൈശേഷികന്മാർ അഭാവം എന്ന് പറയുന്നത് എന്താണ്, അതിനവർ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സപ്രതിയോഗികം, അതിനെ അഭാവം എന്ന് അവർ പറയും. എന്ന് വെച്ചാൽ ഉള്ള ഒരു വസ്തുവിന്റെ ഇല്ലായ്മയാണ് അഭാവം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ ഇല്ലായ്മയെ കുറിച്ച് പറയുമ്പോൾ ആ വസ്തുവിനെ പ്രതിയോഗി എന്ന് പറയും താർക്കികന്മാർ, അതിനാണ് പ്രതിയോഗി എന്ന് പറയുന്നത്. അഭാവ സപ്രതിയോഗി എന്ന് പറയും. വസ്ത്രമില്ലെങ്കിൽ വസ്ത്രത്തിന് ഇല്ലായ്മയുടെ പ്രതിയോഗി എന്ന് പറയും. അപ്പൊ പ്രതിയോഗിയോട് കൂടി ഇരിക്കും അഭാവം. വന്ധ്യാപുത്രൻ അങ്ങനെയല്ല, കാരണം വന്ധ്യാപുത്രൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിന്റെ അഭാവമല്ല. വസ്ത്രത്തിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ അവിടെ വസ്ത്രം എവിടെയെങ്കിലും കാണും. വന്ധ്യാപുത്രൻ എന്ന് പറയുന്നത് എന്താണ്, എവിടെയെങ്കിലും ഉള്ള ഒന്നിന്റെ അഭാവമല്ല, സപ്രതിയോഗിക അഭാവമല്ല വന്ധ്യാപുത്രൻ. അപ്പോ നിങ്ങൾ അഭാവം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ വന്ധ്യാപുത്രനെ പോലെ എടുത്തിട്ട് അതിനെ നിഷേധിക്കുന്നത് ശരിയല്ല. രണ്ടും രണ്ടാണ്. ഘടാദേരേവ പ്രാഗഭാവസ്യ സ്വകാരണ സംബന്ധോ ഭവതി. വസ്ത്രവും മറ്റും എന്താണ്, കുടവും വസ്ത്രവും മറ്റും എന്താണ്, അതിന് പ്രാഗഭാവമുണ്ട്, അതിനെന്താണ് കാരണസംബന്ധം വരും ഘടാദികൾക്ക്. പിന്നെ വന്ധ്യാപുത്രാദേഹി, വന്ധ്യാപുത്രാദികൾക്ക് അങ്ങനെയില്ല, അതൊരഭാവമേ അല്ല. വസ്തുശൂന്യോ വികൽപ്പ എന്നാ പറയുന്നത്, ഒരു ഒരു ശബ്ദപ്രയോഗം മാത്രമാണ്, ഒരു വസ്തുവിന്റെ അഭാവമല്ലാത്. അഭാവസ്യ തുല്യത്യഭീതി വിശേഷോ അഭാവസ്യ വക്തവ്യ. പക്ഷേ അങ്ങനെ പറയുന്നു, അഭാവം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തുല്യതാണ്. അഭാവത്തിനങ്ങനെ വിശേഷിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഏകസ്യ അഭാവോ ദ്വയോരഭാവ സർവസ്യ അഭാവ പ്രാഗഭാവ പ്രധ്വംസഭാവ ഇതരേതരഭാവ അത്യന്താഭാവ ഇതി ലക്ഷണതോ കേനചിത് വിശേഷോ ദർശയിതും ശക്യ. വൈശേഷികന്മാർ പറയുന്ന പലതരത്തിലുള്ള അഭാവത്തെ കുറിച്ച് പറയുന്നു. ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പുള്ള അതിന്റെ അഭാവത്തെ അവർ പ്രാഗഭാവം എന്ന് പറയുന്നു. ഒരു വസ്തുവിന്റെ നാശത്തെ അവർ പ്രധ്വംസഭാവം എന്ന് പറയുന്നു. ഒരു വസ്തുവും വേറൊരു വസ്തുവും തമ്മിലുള്ള ഭേദത്തെ ഇതരേതരഭാവം അന്യോന്യഭാവം എന്നെല്ലാം പറയുന്നു. ഒന്ന് മറ്റൊന്നിൽ നിന്നും ഭിന്നമായിരിക്കുന്നു. അന്യോന്യഭാവം എന്ന് പറഞ്ഞാൽ ഭേദം. രണ്ട് വസ്തുക്കൾ ഭിന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ പരസ്പര അഭാവമുണ്ടെന്നാണ്. ഒരു വസ്തുവിന്റെ താതാത്മ്യത്തെ മറ്റൊന്ന് നിഷേധിക്കുന്നതാണ് അന്യോന്യഭാവം. നൈകായികന്മാർക്ക് വായുവിന് നിറമില്ല, അത് അത്യന്താഭാവം. വായുവിൽ നിറത്തിന്റെ രൂപത്തിന്റെ അത്യന്താഭാവം. ഇങ്ങനെ പലതരത്തിലുള്ള അഭാവങ്ങളെ അവർ സ്വീകരിക്കുന്നുണ്ട്. പറയുന്നു ഇതെല്ലാം എന്താണ്? ഒന്ന് തന്നെ. പല പേരുകളിൽ പറയുന്നു എന്നേ ഉള്ളൂ, എല്ലാം അഭാവം തന്നെ എന്നാണ് ഇവിടെ അദ്വൈതി പറയുന്നത്. നിങ്ങൾ പല പേരുകളിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അഭാവമാണ്, അഭാവത്തിൽ യാതൊരു വ്യത്യാസമില്ല. എന്നൊക്കെ വിശേഷോ ദർശയിലും സഖ്യഹ അസതിജ വിശേഷേ ഘടസ്യ പ്രാഗഭാവ ഏവ കുലാലാദിപേർ ഘടഭാവം ആവദ്യതേ സമ്പദ്ധ്യതേജ ഭാവേന കപാലാഖ്യേന സ്വകാരണേന സർവ്യവഹാരയോഗ്യശ്ചോതി നതു ഘടസൈവ പ്രധ്വംസഭാവോ അഭാവത്തെ സത്യഭീതി പ്രധ്വംസാദ്യഭാവാനാം ക്വചിത് വ്യവഹാരയോഗ്യത്വം പ്രാഗഭാവസ്യൈവ ദണുകാദിദ്രവ്യ ക്ഷ്യ ഉത്പത്തിയാദി വ്യവഹാരാർഹത്വം ഇത്യേതത് അസമഞ്ജസം. ഇത്രയും പറഞ്ഞു വൈശേഷികന്മാരുടെ സിദ്ധാന്തത്തെ ഇവിടെ നിഷേധിക്കുകയാണ്. അസമഞ്ജസം എന്ന് പറയുന്ന അദ്വൈതിയാണ്. നിങ്ങളിവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസതിജ വിശേഷ ഘടസ്യ പ്രാഗഭാവ പറയുന്നതാണ്. പ്രാഗഭാവമെന്നും പ്രധ്വംസഭാവമെന്നും പറയുന്ന രണ്ടും ഒന്ന് തന്നെ, എല്ലാ ഭാവമാണ്. പക്ഷെ എന്നാലും രണ്ടും ഒരഭാവമായിരിക്കെ വിശേഷിക്കും പറയുന്ന എന്താണ്? പ്രാഗഭാവം എന്ന് പറയുന്ന അഭാവം നിലനിൽക്കെ അവിടെ കുടത്തെ ഉണ്ടാക്കുന്നവൻ അവന്റെ പ്രവർത്തനങ്ങളിലൂടെ അതിൽ നിന്നും കുടമെന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഉണ്ടാക്കി. കുലാലാദിപിൽ ഘടഭാവം ആവദ്യതേ. അങ്ങനെ ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്ന ആ വസ്തുവിന് സമ്പദ്ധ്യതേജ ഭാവേന കപാലാഖ്യേന. ഉണ്ടായതിന് ശേഷം ആ കുടം അതിന്റെ കാരണവുമായി സമവായ സംബന്ധത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിനാണ് കപാലം എന്ന് പറയുന്നത്. കപാലം എന്ന് പറയുന്നത് കുടം പഴയകാലത്തുണ്ടാക്കിയിരുന്നതിനെ രണ്ടായിട്ടുണ്ടാക്കും, രണ്ട് ഭാഗമായിട്ട്. എന്നിട്ട് അവസാനം രണ്ടും കൂടെ യോജിപ്പിക്കും. അങ്ങനെ കുടം ഉണ്ടാക്കുന്നതിന് മുമ്പ് രണ്ടാക്കി ഉണ്ടാക്കിയിരുന്ന അതിന്റെ രണ്ട് ഭാഗത്തേക്ക് കപാലം എന്ന് പറയുന്നു. ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിന്റെ കാരണത്തോട് സമവായ സംബന്ധിച്ച് സ്ഥിതി ചെയ്യുന്നു. ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ അഭാവം നിലനിന്നിരുന്നു. ആ അഭാവം നിലനിൽക്കെ അതിൽ നിന്ന് കുടമുണ്ടായി എന്ന് പറയുന്നു. സർവവ്യവഹാര യോഗ്യസ്വഭവതി. പിന്നീട് ആ കുടം ഉപയോഗിച്ച് വെള്ളം കൊണ്ടുവരുന്നു, മറ്റ് പ്രവൃത്തികളെല്ലാം ചെയ്യുന്നു. അതാണ് വ്യവഹാരം. പിന്നെ അതിനെക്കുറിച്ച് ശബ്ദം പ്രയോഗിക്കാൻ കഴിയുന്നു. പ്രാഗഭാവവും പ്രധ്വംസഭാവവും രണ്ടും അഭാവമായിരിക്കെ ഒരഭാവത്തിൽ നിന്ന് ഇതെല്ലാം സംഭവിക്കുന്നു. പക്ഷേ പ്രധ്വംസഭാവത്തിൽ നിന്ന് സംഭവിക്കുന്നില്ല. ഇതിനെന്ത് യുക്തി എന്നാണ് ചോദിക്കുന്നത്? ഘടസീവ പ്രധ്വംസഭാവോ? ആ ഘടത്തിന്റെ തന്നെ ധ്വംസം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അഭാവമാണ്. അഭാവത്തെ സത്യവി അത് അഭാവമാണെങ്കിലും പ്രധ്വംസാദ്യഭാവാനാം ആ അഭാവത്തിന് എന്ന ക്വചിത് വ്യവഹാരയോഗ്യത്വം, അതിന് വ്യവഹാരയോഗ്യത്വം വരുന്നില്ല. അതായത് ആ അഭാവത്തിൽ നിന്ന് വീണ്ടും കൂടെ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് വൈശേഷ്യന്മാർ പറയുന്ന എന്താണ്? ഒരു കാര്യം, ഒരു വസ്ത്രം, അതുണ്ടാകുന്നതിന് മുമ്പും അതിന്റെ അഭാവമുണ്ട്, അതിന്റെ നാശത്തിന് ശേഷവും അഭാവമുണ്ട്. ഉണ്ടാകുന്നതിനും മുമ്പുള്ള അഭാവത്തിൽ നിന്ന് ആ വസ്തു ഉണ്ടാകുന്നു. നശിച്ചതിന് ശേഷമുള്ള അഭാവത്തിൽ നിന്ന് വസ്തു ഉണ്ടാകുന്നില്ല. ഇതെന്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്നിനെ നിങ്ങൾ വസ്തുവിന് കാരണമായി സ്വീകരിക്കുന്നു, നാശം എന്ന് പറയുന്ന അഭാവത്തെ വസ്തുവിന് കാരണമായി സ്വീകരിക്കുന്നില്ല. നാശത്തിൽ നിന്ന് ആ വസ്തു ഉണ്ടാകുന്ന ആരും കാണുന്നില്ല. രണ്ടും അഭാവമായിരിക്കെ ഒന്നിൽ നിന്ന് കാര്യമായ വ്യവഹാരയോഗ്യമായ ഒരു വസ്തുവിനെ സ്വീകരിക്കുകയും നാശത്തിൽ നിന്ന് അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത്, അത് എന്താണ് യുക്തി? അത് ഘടസൈവ പ്രധ്വംസഭാവോ അഭാവത്തെ സത്യഭീതി പ്രധ്വംസാദ്യഭാവാനാം ക്വചിത് വ്യവഹാരയോഗ്യത്വം. പ്രാഗഭാവത്തിൽ നിന്ന് വ്യവഹാരയോഗ്യത്വം വരുന്നു, പ്രധ്വംസഭാവത്തിൽ നിന്ന് വ്യവഹാരയോഗ്യത്വം വരുന്നില്ല. പ്രാഗഭാവസ്യവ ദുണിതാദി ദ്രവ്യാഖ്യസ്യ ഉത്പത്തിയാദി വ്യവഹാരാർഹത്വം. പ്രാഗഭാവത്തിൽ നിന്നാണെന്ത് ദുണികം തുടങ്ങിയ ദ്രവ്യങ്ങളുടെ ഉത്പത്തിയാദി വ്യവഹാരങ്ങൾ സംഭവിക്കുന്നു. പ്രധ്വംസഭാവത്തിൽ നിന്നൊരു വസ്തുവിന്റെ ഉത്പത്തി തുടങ്ങിയ വ്യവഹാരങ്ങൾ സംഭവിക്കുന്നില്ല. ഇങ്ങനെയെല്ലാമുള്ള നിങ്ങളുടെ കൽപ്പനകൾ അസമഞ്ജസമാണ്, യുക്തിയുക്തമല്ല. എന്തുകൊണ്ട്? അഭാവത്വ അവിശേഷ ഇതെല്ലാം അഭാവമാണ്. അത്യന്ത പ്രധ്വംസ അഭാവയൂരുവ, അത്യന്ത അഭാവം ധ്വംസാഭാവം, ഇതുപോലൊരു അഭാവമാണ് പ്രാഗഭാവം. ആ പ്രാഗഭാവത്തിൽ നിന്നും വ്യവഹാരയോഗ്യത്വം വരുന്നു, ധ്വംസത്തിൽ നിന്നും വ്യവഹാരയോഗ്യത്വം വരുന്നില്ല. ഇതിനൊന്നും യുക്തിയില്ല എന്ന് പറഞ്ഞ് വൈശേഷിക മതത്തെ നിശേഷിക്കുകയാണ്. അതിന് എന്നുവെച്ചാൽ ഈ പറയുന്ന യുക്തികൾ ഇവിടെ പറയുന്നത് കൂടുതലും പൂർവപക്ഷത്തെക്കുറിച്ച് പറയുകയാണ്. വൈശേഷികന്മാരുടെ യുക്തികളെ ഒന്ന് പരാമർശം നിശേഷിക്കുകയാണ്. അപ്പോൾ ആ വൈശേഷികന്മാരുടെ യുക്തികൾ പൂർവപക്ഷം ശരിയായി മനസ്സിലാക്കിയാലേ നമുക്ക് ആ സിദ്ധാന്തത്തിന്റെ യുക്തി പിടികിട്ടത്തുള്ളൂ. പൂർവപക്ഷം ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ന്യായ വൈശേഷിക ദർശനങ്ങൾ പഠിച്ചാലേ പറ്റും. അത് പഠിക്കാത്തിടത്തോളം കാലം നമുക്കതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാകത്തില്ല. ആ ശാസ്ത്രത്തെ ആ ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കി അവരെങ്ങനെയാണ് അഭാവങ്ങളെക്കുറിച്ച് പറയുന്നത്, കാര്യത്തെക്കുറിച്ച് അവരെങ്ങനെ പറയുന്നു, പ്രധ്വംസഭാവത്തെക്കുറിച്ച് എങ്ങനെയെല്ലാം പറയുന്നു, ആ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായാലേ അത് ഇതിന്റെ നിഷേധം മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ചുരുക്കത്തിനൊന്ന് മനസ്സിലാക്കുക, എന്താണോ സൃഷ്ടിയെ സംബന്ധിച്ച് അത് ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുന്നതിന് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇല്ലായ്മയിൽ നിന്ന് വസ്തു ഉണ്ടാകും, ഇപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. ഇല്ലായ്മയിൽ നിന്ന് വസ്തു ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നാശത്തിൽ നിന്നും വസ്തു ഉണ്ടാകുന്നു സ്വീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? നാശം എന്ന് പറയുന്നത് ഇല്ലായ്മയാണ്. പക്ഷെ നാശത്തിൽ നിന്ന് ആ വസ്തു ഉണ്ടാകുന്നു നമ്മൾ കാണുന്നുണ്ട്. ഒരു വസ്ത്രം നശിച്ചിട്ട് ആ വസ്ത്രം ഉണ്ടാകുന്നു നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്ന ഇതാണ്, ആ വസ്ത്രത്തിന്റെ മുമ്പ് ഇല്ലായ്മ ഉണ്ടായിരുന്നു, പിമ്പും ഇല്ലായ്മയുണ്ട്. നിങ്ങൾ ആ ഇല്ലായ്മയെ കാരണമായി സ്വീകരിച്ചാൽ പിന്നീട് ഇല്ലായ്മയാണല്ലോ, അതിന് വീണ്ടും എന്തുകൊണ്ടുണ്ടായിക്കൂട? അതൊരു ചോദ്യമാണ്, ഒരു യുക്തിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതതിന്റെ ചുരുക്കം. നൈവം അസ്മാഭി പ്രാഗഭാവസ്യ ഭാവാപത്തിര ഉച്ചത്. അവസാനം വൈശേഷികൻ പറയുകയാണ്, പ്രാഗഭാവത്തിന്റെ ഭാവം അതല്ല കാര്യമെന്ന് ഞങ്ങൾ പറയുന്നു. വസ്ത്രത്തിന്റെ മുമ്പുണ്ടായിരുന്ന അഭാവം അതിന്റെ ഭാവമാണ് എന്നല്ല പറയുന്നത്. ഭാവസ്യവ ഹി തർഹി ഭാവാപത്തി യഥാ ഘടസ്യ ഘടാപത്തി പടസ്യവ പടാപത്തി. പിന്നെന്താണ് നിങ്ങൾ പറയുന്നത്? അഭാവത്തിന്റെ ഭാവമല്ലെങ്കിൽ ഭാവത്തിന്റെ ഭാവമാണോ പറയുന്നത്? വസ്ത്രം വസ്ത്രമായി എന്നാണോ നമ്മൾ പറയുന്നത്? തിരിച്ചു ചോദിക്കുന്നു, ഏതപി അഭാവസ്യ ഭാവാപത്തിവദേവ പ്രമാണവിരുദ്ധം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുന്നത് ശരിയല്ല എങ്കിൽ പിന്നെ അവർ ചോദിക്കണം, എന്താ ഉള്ളതുണ്ടാകുന്നു എന്നാണോ? അതും ശരിയല്ല. ഭാവത്തിന്റെ ഭാവം അത് സ്വീകരിക്കാൻ പറ്റും. അത് ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്നു പറയുന്നത് പോലെ തന്നെ പ്രമാണവിരുദ്ധമാണ്. പറയുന്നു സാംഖ്യസ്യാവിയ പരിണാമപക്ഷ സോപി അപൂർവ ധർമ്മോത്പത്തി വിനാശ അംഗീകരണ വൈശേഷിക പക്ഷ എന്ന വിശേഷ്യത്തെ പറഞ്ഞല്ലോ. സാങ്കേതിന്റെ സത്കാര്യവാദത്തെ ചില ഭാഗങ്ങളിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായി സ്വീകരിക്കത്തില്ല. സാങ്കൻ എന്താണ് പറയുന്നത്? സാങ്കേശ്യ പരിണാമപക്ഷം, അവരുടെ പരിണാമപക്ഷം എല്ലാം പരിണമിച്ചുണ്ടാകുന്നു എന്നാണ്. സോ അപൂർവ ധർമ്മോത്പത്തി, അപൂർവ പരിണാമോത്പത്തി അവർ സ്വീകരിക്കുന്നു. മുമ്പില്ലാതിരുന്ന് പരിണമിച്ചുണ്ടാകുന്നു, പിന്നെ അതിന്റെ വിനാശം അതും അംഗീകരിക്കുന്നു. അതും വൈശേഷിക പക്ഷാത്. അവിടെ എന്താണ് അപൂർവമായത് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് അതിന്റെ അഭാവത്തെ സ്വീകരിക്കേണ്ടി വരും. ആ പൂർവം എന്ന് വെച്ചാൽ മുമ്പില്ലാതിരുന്നു, അപ്പൊ ഇല്ലായ്മയെ സ്വീകരിക്കേണ്ടി വരും. ഒരു വസ്തുവിന്റെ ഉത്പത്തിക്ക് മുമ്പ് അതിന്റെ ഇല്ലായ്മ, അത് അദ്വൈതി സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അതും വൈശേഷിക പക്ഷത്തിൽ നിന്ന് വിശേഷമൊന്നുമില്ല. അഭിവ്യക്തി തിരോഭാവ അംഗീകരണേപി അഭിവ്യക്തി തിരോഭാവയോർ വിദ്യമാനത്വ അവിദ്യമാനത്വ നിരൂപണേ പൂർവദേവ പ്രമാണ വിരോധം. സാങ്കന്മാരെന്താണ് പറയുന്നത്? ഒരു വസ്തു ഇല്ലാതിരുന്നിട്ടുണ്ടാകുകയല്ല, വസ്തു നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? വസ്ത്രത്തെ ഉണ്ടാകുമ്പോൾ അത് അഭിവ്യക്തമാകുന്നു, പ്രകടമാകുന്നു. അഭിവ്യക്തി അതാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പൊ അവിടെ അദ്വൈതി ചോദിക്കുകയാണ്, ശരി, നിങ്ങൾ വൈശേഷികന്മാരുടെ സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നില്ല, വസ്തുവിന്റെ ഇല്ലായ്മയെ അംഗീകരിക്കുന്നില്ല. ഇല്ലായ്മ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താ ദോഷം വരുന്നത്? വസ്ത്രത്തിന്റെ ഇല്ലായ്മ സർവത്രയുണ്ട്, എല്ലായിടത്തും വസ്ത്രം ഉണ്ടാവണം. അതുകൊണ്ട് എന്ത് പറയുന്നു? വസ്ത്രമുള്ളിടത്തേ വസ്ത്രം ഉണ്ടാകും, അതെവിടെ? നൂലിൽ. അതുകൊണ്ട് അവിടെ നിന്നുണ്ടാകും. മറ്റുള്ളിടത്ത് ഇല്ലായ്മയുണ്ട്, പക്ഷെ അവിടെ ഒന്നും വസ്ത്രമില്ല. ഉള്ളിടത്തുനിന്ന് ഉണ്ടാകുന്നു. ഉള്ളിടത്തുനിന്ന് പിന്നെ എന്തിനുണ്ടാകണമെന്ന് ചോദിച്ചാൽ പറയാം, അതിന്റെ അഭിവ്യക്തിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, ഉത്പത്തിയല്ല അഭിവ്യക്തി. അപ്പൊ അവിടെ അദ്വൈതി ചോദിക്കും, അഭിവ്യക്തി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ അഭിവ്യക്തി മുമ്പുണ്ടായിരുന്നാണോ ഇല്ലാതിരുന്നാണോ എന്ന് ചോദിക്കും. അഭിവ്യക്തി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? അനവസ്ഥാദോഷം വരും. ആ ഉണ്ടായിരുന്ന അഭിവ്യക്തി മുമ്പുണ്ടായിരുന്നാണോ എന്ന് വീണ്ടും ചോദിക്കും. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും അഭിവ്യക്തിയെ സ്വീകരിക്കേണ്ടി വരും, അനവസ്ഥാദോഷം വരും. ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വൈശേഷിക പക്ഷത്ത് ഇല്ലാത്ത അഭിവ്യക്തി ഉണ്ടായി എന്ന് പറയും. അപ്പൊ ഇല്ലായ്മയിൽ നിന്നുണ്ടായി എന്ന് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സാങ്ക്യന്മാരെയും നിഷേധിക്കുന്നു. അതാണ് അഭിവ്യക്തി തിരോഭാവ അംഗീകരണേ. അഭിവ്യക്തിയുടെ തിരോഭാവം അംഗീകരിച്ചു കഴിഞ്ഞാൽ അഭിവ്യക്തി തിരോഭാവയോർ വിദ്യമാനത്വ അവിദ്യമാനത്വ നിരൂപണേ. അതാണ് ആ അഭിവ്യക്തി തിരോഭാവം അതിന്റെ അതുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർവദേവ പ്രമാണ വിരോധ വൈശേഷിക പക്ഷത്തിൽ എത്തിച്ചേരും, അനവസ്ഥാദോഷം വരും. ഏതേന കാരണശൈവ സംസ്ഥാന ഉത്പത്തിയാദി ഇത്യേതുവി പ്രത്യുക്തം. അതുകൊണ്ടെന്താണ്? കാരണം തന്നെ ഒരു പ്രത്യേക രൂപത്തെ ആകൃതിയെ പ്രാപിക്കുന്നതാണ് ഉത്പത്തി എന്ന് പറയുന്നതും സ്വീകരിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ പറയുന്ന എല്ലാ വാദങ്ങളെയും ഞങ്ങൾ നിഷേധിച്ചിരിക്കണം. അങ്ങനെയും ചേർത്ത് പറയും സാങ്ക്യന്മാരെ തന്നെ വേറൊരു പക്ഷം പറയും. ഉത്പത്തി എന്ന് പറയുന്നത് എന്താണ്? നൂലൊരു പ്രത്യേക രൂപത്തെ പ്രാപിക്കുന്നതാണ്. സംസ്ഥാനം എന്ന് വെച്ചാൽ പ്രത്യേക ആകൃതിയെ പ്രാപിക്കുന്നതാണ് വസ്ത്രം. അതും അംഗീകരിക്കാൻ പറ്റത്തില്ല. ആകൃതി മുമ്പ് ഉണ്ടായിരുന്നാണോ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞാൽ അനവസ്ഥ, ഇല്ലെന്ന് പറഞ്ഞാൽ വൈശേഷിക പക്ഷം. അതുകൊണ്ടെന്താണ്? ഉത്പത്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഏത് സിദ്ധാന്തത്തെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചാലും അതൊന്നും യുക്തിക്ക് നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് പരിശേഷ്യ, ഉത്പത്തിയെ സംബന്ധിച്ചുള്ള ഈ സിദ്ധാന്തങ്ങളൊന്നും നിലനിൽക്കാത്തതുകൊണ്ട് അവിടെ തർക്കം അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് സിദ്ധാന്തം പറയുന്നു, സദേകമേവ വസ്തു അവിദ്യ ഉത്പത്തി വിനാശാദി ധർമ്മേർ നടവത് അനേകഥ വികൽപ്യതി ഇത് ഇതം ഭാഗവതം മതം ഉക്തം നാസദോ വിദ്യതേ ഭാഗം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. സിദ്ധാന്തം ഇത്രയേ ഉള്ളൂ. അദ്വൈതിയുടെ സിദ്ധാന്തം എന്താണ്? സത് ഏകമേവ വസ്തു, സത്തായിരിക്കുന്ന ഏകമായിരിക്കുന്ന വസ്തു ആ പരബ്രഹ്മം. അവിദ്യയാ ഉത്പത്തി വിനാശാദി ധർമ്മേ. ഈ മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ്? ഉത്പത്തിയും വിനാശവും ഈ ധർമ്മങ്ങളെല്ലാം അവിദ്യ കൊണ്ട് ആരോപിതമാണ്. അവിദ്യയെ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാത്തിനെയും നിഷേധിക്കുന്നത്. നൈയായികനും സാംഖ്യനും വൈശേഷികനും എല്ലാം പറയുന്നത് എന്താണ്? ഉത്പത്തിയും വിനാശവും സത്യമാണ് എന്നാണ്. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയും വിനാശവും സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ച് എന്തെല്ലാം സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചാലും ശരി, അദ്വൈതി അതിനെല്ലാം നിഷേധിക്കുന്നു. അദ്വൈതി പറയുന്ന എന്താണ്? ഉത്പത്തിയും വിനാശവും നിങ്ങൾക്ക് സ്വീകരിക്കാം, പ്രപഞ്ചം ഉത്പന്നമാകുന്നോ അത് നശിക്കുന്നോ സ്വീകരിക്കുന്നതിന് അദ്വൈതി എതിരല്ല, പക്ഷെ അത് അവിദ്യ കൊണ്ട് ആരോപിതമാണെന്ന് സ്വീകരിക്കും. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി എന്താണ്? അവിദ്യയാൽ ആരോപിതമാണ്. വിനാശം അതും അവിദ്യയാൽ ആരോപിതമാണ്. പ്രപഞ്ചത്തിന്റെ സ്ഥിതി അതും അവിദ്യയാൽ ആരോപിതമാണ്. അപ്പോൾ ഈ മുമ്പ് പറഞ്ഞ ഏത് സിദ്ധാന്തവും അദ്വൈതിക്ക് സ്വീകരിക്കുന്നതിന് വൈഷമ്യമില്ല, പക്ഷെ അവിടെ അവിദ്യ എന്ന് പറയുന്ന ഒന്നിനെ കൂടെ കൂട്ടിച്ചേർക്കും. അവിദ്യ കൊണ്ട് ഇല്ലായ്മയിൽ നിന്നുണ്ടായി എന്ന് സ്വീകരിക്കാം, അവിദ്യ കൊണ്ട് പരിണമിക്കുന്നു എന്ന് സ്വീകരിക്കാം, അവിദ്യ കൊണ്ട് ആരംഭവാദത്തെയോ അവിദ്യ കൊണ്ട് പരിണാമവാദത്തെയോ ഇതിനെ സ്വീകരിക്കാം. പക്ഷെ അവിദ്യയെ അടിസ്ഥാനപരമായി സ്വീകരിക്കണം. അതെല്ലാം എന്താണ്? അവിദ്യ കൊണ്ട് ആരോപിതമാണ് എന്ന് സ്വീകരിക്കണം. അവിദ്യ ഉത്പത്തി വിനാശാദി ധർമ്മേ നടവത് അനേകത വികല്പ്യതേ. ഒരു നടൻ പല വേഷങ്ങൾ കെട്ടി പലതരത്തിൽ ആട്ടവും പാട്ടും എല്ലാം നടത്തുന്നത് പോലെ ഒരു സത്ത് തന്നെ അവിദ്യ കൊണ്ട് സൃഷ്ടിസ്ഥിതി നാശങ്ങളെയെല്ലാം ആരോപിക്കുകയാണ്, വികല്പിക്കുന്നു എന്ന് വെച്ചാൽ ആരോപിക്കുന്നു. ഇതിതം ഭാഗവതം മതം, ഇതാണ് ഭഗവാന്റെ മതം. അത് പറഞ്ഞതാണ് എന്ത്? നാശത്തോ വിദ്യതേ ഭാവ ഇത്യസ്മിൻ ശ്ലോകേ, അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ചോദിക്കും, നാശത്തോ വിദ്യതേ ഭാവ എന്നുള്ളത് അവിദ്യ കൊണ്ട് പ്രപഞ്ചത്തെ കൽപ്പിക്കുന്നു എന്നൊന്നും പറഞ്ഞില്ലല്ലോ, ആരോപിക്കുന്നു എന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ അദ്വൈതി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു? അവിടെ അത് പറഞ്ഞിട്ടില്ല. അസത്തിന് ഭാവമില്ല, സത്തിന് അഭാവമില്ലെന്നേ പറഞ്ഞുള്ളൂ. അവിദ്യ കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെന്നോ അവിദ്യ കൊണ്ട് പ്രപഞ്ചം ആരോപിച്ചു എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ നീ സിദ്ധാന്തം അതിന് പറയുന്നു സത് പ്രത്യയ അഭ്യവിചാര വ്യഭിചാരാച്ച ഇതരേഷാം ഇതി. അവിടെ പറഞ്ഞതിന്റെ താല്പര്യത്തിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയത്. ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കാൻ എന്താ കാരണം? സത് എന്ന് പറയുന്നതിന് മാറ്റമില്ല. അവിടെ പറഞ്ഞു സത് ബുദ്ധിർന വ്യഭിചരതി. അവിടെ ഭാഷയത്തിൽ പറഞ്ഞു സത് പ്രത്യയ വ്യഭിചാര സത്ത് എന്ന് പറയുന്ന ബോധത്തിന് വിഷയമായിരിക്കുന്ന സത്ത് അതിന് മാറ്റം വരുന്നില്ല. ബാക്കിയുള്ള സർവത്തിനും മാറ്റം വരുന്നു എന്നവിടെ പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ പറഞ്ഞു എന്താണ്? സത് സത് എന്നുള്ള ബുദ്ധി സർവത്തിനും അനുസ്യൂതമായിരിക്കുന്നു, പക്ഷെ വിഷയങ്ങൾ മാറിപ്പോകുന്നു. സൻ ഘടഹ സൻ പടഹ എന്നൊക്കെയുള്ള ഉദാഹരണങ്ങളോടെ അവിടെ സമർത്ഥിച്ച കാര്യം ഓർപ്പിക്കുകയാണ്. അപ്പോ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് നേരിട്ട് ഒരിടത്തും പറയുന്നുണ്ടെങ്കിലും പ്രപഞ്ചം മിഥ്യയാണെന്ന് സമർത്ഥിക്കുന്ന എന്തുകൊണ്ടാണ്? ബ്രഹ്മം സത്തായത്. അപ്പോ ശങ്കരാചാര്യർ പറയുന്ന യുക്തി അതാണ്. ബ്രഹ്മത്തെ സത്തായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ബ്രഹ്മഭിന്നമായി എന്തൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നോ അതെല്ലാം മിഥ്യയെന്ന് തന്നെ സ്വീകരിക്കേണ്ടി വരും. സത്ത് രണ്ടിന്റെ ആവശ്യമല്ല, ഒന്നിന്റെ ആവശ്യമാണ്. കാരണം സത്ത് എന്ന് പറയുന്നത് ഏകമാണ്. അപ്പൊ രണ്ട് സത്തയുടെ ആവശ്യമുണ്ട്. ഒരു സത്യം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ കാണുന്ന നാനാത്വം മുഴുവൻ എന്താണ്? അസത്ത്. അതായത് അതിനെ കൽപ്പിതം സ്വീകരിക്കുക വളരെ ലാഘവമുള്ള ഒരു യുക്തിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ സത്തയും നിഷേധിക്കേണ്ടി വരും. സത്തയേ ഇല്ല. സത്തെന്ന് പറയുന്ന ഒന്നിനെ പൂർണ്ണമായും നിഷേധിച്ചു കഴിഞ്ഞാലോ പിന്നെന്താ ഇതിനാധാരം? പിന്നെ ഇതെല്ലാം ഇവിടെ നിന്നുണ്ടായി ഒരു സത്തിനെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന സത്തിനെന്താ നില? ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. സത്തയുടെ അനുഭവം ഉണ്ടല്ലോ പ്രപഞ്ചത്തിൽ, ഈ സത്ത എവിടെ നിൽക്കുന്നു? അപ്പോ സത്തയെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. സത്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിനെ എന്ത് പറയും? സത്തിന് നേരെ വിപരീതമായിട്ട് അസത്യമുള്ളൂ. അതിന് കൽപ്പിതമെന്നതിനെ പറയേണ്ടി വരും. അതുകൊണ്ട് സത്തിന് നാശമില്ല എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്, രണ്ടാം അധ്യായത്തിലെ പതിനാറാം ശ്ലോകത്തിൽ. സത്ത് നശിക്കാത്തതാണെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ കാണുന്ന നശിക്കുന്നതെല്ലാം എന്താണ്? കൽപ്പിതമെന്ന് സ്വീകരിക്കാൻ നിർബന്ധിതനായിത്തീരും, അല്ലെങ്കിൽ സത്തെ നിങ്ങൾക്ക് നിഷേധിക്കേണ്ടി വരും. അതൊരു യുക്തിയാണ്, അദ്വൈതി പ്രപഞ്ച മിഥ്യാത്വത്തെ സമർത്ഥിക്കുന്ന യുക്തി. അതനുസരിച്ച് പറയുകയാണ് ഇവിടെ ഭഗവാന്റെ മതവും ഇത് തന്നെയാണ്. കാരണം ഇവിടെ ഭഗവാൻ ഒരു സത്തെ സ്വീകരിച്ചു, നശിക്കാത്ത ഒന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞുവെങ്കിൽ ബാക്കി ഉള്ളതെല്ലാം നശിക്കുന്നതാണ്, കൽപ്പിതമാണെന്ന് സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ടെന്താണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്? കഥം ദർഹി ആത്മനോ അവിക്രിയത്വേ അശേഷത കർമ്മണ ത്യാഗമെന്നോ ഉത്പത്തി. ഇവിടെ ആത്മാവ് സത്താണെന്ന് സ്വീകരിച്ചു, ആത്മഭിന്നമായ സർവവും ആരോപിതമാണ് കൽപ്പിതമാണെന്ന് സ്വീകരിച്ചു, യുക്തി കൊണ്ട് സമർത്ഥിച്ചു. അതുകൊണ്ട് സൃഷ്ടി നേരത്തെ എന്താണ്? ഒരു വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ദണ്ഡകത്തിന്റെ ഉദാഹരണം എടുത്ത് പറഞ്ഞെന്താണ്? ഒരു ദണ്ഡകം അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിന്റെ സൃഷ്ടിയിൽ നിന്നെന്താണോ വ്യക്തമാകുന്നത്, ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അതുതന്നെയായിരിക്കും എവിടെ സൃഷ്ടി സംഭവിച്ചാലും നടക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെയും അതിനാധാരമായിട്ട് സത്തായ ഒന്നുണ്ടായിരുന്നു, ബാക്കി എവിടെ ഉണ്ടായതെല്ലാം കൽപ്പിതമാണ്. ആ സത്തായിരിക്കുന്നത് എന്തുകൊണ്ടത് ആ സത്ത് നശിക്കുന്നില്ല, കൽപ്പിതമാകുന്നില്ല? അത് വികാരരഹിതമാണ്, അതിന് വികാരങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അത് നശിക്കുന്നില്ല. അത് സർവത്തിനും ആധാരമായിരിക്കും. സർവത്തിനും ആധാരമായിരിക്കുന്നതും കൽപ്പിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആധാരമെന്നുള്ള കൽപ്പനയ്ക്ക് ഒരടിസ്ഥാനമില്ലാതെ വരും. കൽപ്പനയോ ആധാരം കൂടാതെ സംഭവിക്കുന്നു. നമുക്ക് കൽപ്പിക്കണമെങ്കിൽ അതിനൊരു ആധാരം വേണം. അതുകൊണ്ട് അതിന്റെ ആധാരത്തെ വികാരരഹിതമായി സ്വീകരിക്കും. ഇവിടെ ആരാണ് കൽപ്പിക്കുന്നത്? മറ്റാരും കൽപ്പിക്കുന്നില്ല, ഇതിനെ കാണുന്നവനാണ് കൽപ്പിക്കുന്നത്. പ്രപഞ്ചത്തെ ആരാണോ കാണുന്നത് അവൻ തന്നെ കൽപ്പിക്കുന്നു, രണ്ടാമതൊരുവൻ കൽപ്പിക്കുന്നില്ല. അപ്പോൾ കൽപ്പിക്കുന്നവൻ തന്നെയാണ് ആര്? ആത്മാവ്. അത് വികാരരഹിതനായിരുന്നുകൊണ്ട് വികാരങ്ങളെ കൽപ്പിക്കുന്നു. അതാണ് സിദ്ധാന്തം. അത് പറയാൻ വേണ്ടി പറയാണ് കഥം ദർഹി ആത്മനു അവിക്രിയത്വേ. ഇതുകൊണ്ടെന്ത് സിദ്ധമായി? ഈ പ്രപഞ്ചത്തെ ആരോപിക്കുന്നവൻ അവിക്രിയനായ ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ അശേഷത കർമ്മണ ത്യാഗോ കഥം ന ഉപപദ്ധ്യത, എന്തുകൊണ്ട് കർമ്മത്തെ പൂർണ്ണമായി ത്യജിച്ചുകൂടാ എന്നാണ്. കാരണം ഇവിടെ ഭഗവാൻ പറഞ്ഞു എന്താണോ, ഇനിയും പറയും, സദോഷമൊക്കെ നത്യജേ, കർമ്മത്തെ ത്യജിക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ ചോദിക്കുന്ന ആത്മാവ് വികാരരഹിതനാണ്, കർമ്മരഹിതനാണെങ്കിൽ എന്തുകൊണ്ട് കർമ്മത്തെ ത്യജിച്ചുകൂടാ? തദ്ധി വസ്തുഭൂത ഗുണ യതിവ അവിദ്യ കൽപ്പിതാഹ തദ്ധർമ്മ കർമ്മ. കർമ്മമെന്ന് പറയുന്നത് എന്താണോ, ചോദിക്കുന്നു. കർമ്മമെന്ന് പറയുന്നത് വസ്തുഭൂത ഗുണ, വസ്തുഭൂതമായൊരു ഗുണമാണോ എന്ന് വെച്ചാൽ അത് സത്യമായി നിലനിൽക്കുന്ന ഒന്നാണോ കർമ്മം? അതോ എതിവ അവിദ്യ കൽപ്പിത തദ്ധർമ്മ, അവിദ്യ കൊണ്ട് വസ്തുവിൽ കൽപ്പിച്ചിരിക്കുന്ന ഒരു ധർമ്മമാണോ എന്താണെന്നാണ്? കർമ്മത്തെ സംബന്ധിച്ച് വൈശേഷികന്മാരും മറ്റും പറയുന്ന എന്താണോ, അത് വസ്തുഭൂതമായ ഒരു ഗുണമാണെന്നാണ്. ദ്രവ്യത്തിലിരിക്കുന്നു കർമ്മം, ദ്രവ്യാശ്രിതമായ ഒന്നാണ് കർമ്മം എന്നാണ്. ദ്രവ്യം സത്യമായിരിക്കുന്ന പോലെ കർമ്മവും സത്യമാണ് എന്നാണ് അവർ പറയുന്നത്. കർമ്മത്തെ അവർ മിഥ്യയായി സ്വീകരിക്കുന്നു, ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യും, പക്ഷേ അത് സത്യമാണ്. അതാണോ അത് അവിദ്യ കൽപ്പിത തദ്ധർമ്മ കർമ്മ, അതോ അവിദ്യ കൊണ്ട് കൽപ്പിതമാണോ? ഇവിടെ ആത്മാവിൽ കൽപ്പിതമാണോ എന്നാ ചോദിക്കുന്നു. തഥാ ആത്മനി അവിദ്യ അധ്യാരോപിതം ഏവ. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലോ തന്നെ അവിദ്യ കൊണ്ട് കല്പിതമാണിത് കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ അവിദ്യ കൊണ്ട് കല്പിതമെന്ന് പറഞ്ഞാൽ അവിദ്യയുള്ളവനെ കർമ്മമുള്ളൂ, അവിദ്യയില്ലാത്തവന് കർമ്മമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നഹി കച്ചക്ഷണമപി അശേഷത തെറ്റും ശക്നോതി ഇത്യുക്തം. മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു എന്താണ്? നഹി കച്ചക്ഷണമപി ജാതു തിഷ്ടത്യകർമ്മ കൃത്. ഈ കർമ്മം അവിദ്യ കൊണ്ട് കല്പിതമാണ് ആത്മാവ്, അതുകൊണ്ട് അതിനെ പൂർണ്ണമായും ത്യജിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞു. ഒരിക്കലും കല്പിതമായ അദ്വൈതയുടെ മതമനുസരിച്ച് അത് അവിദ്യ കൊണ്ട് കല്പിതമാണ്, അതുകൊണ്ടത് ത്യജിക്കാം. അതേസമയം വൈശേഷികന്മാരുടെയും മറ്റും മതമനുസരിച്ച് അത് അവിദ്യ കൊണ്ട് കല്പിതമല്ല, അതുകൊണ്ട് ത്യജിക്കാൻ സാധ്യമല്ല, സത്യമാണ് ഇവിടെ പറഞ്ഞു. അശേഷത്തെ തെക്കും എന്ന ശക്തനോതി എന്ന് പറഞ്ഞു, ത്യജിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അത് സത്യമായതുകൊണ്ട്. ഇവിടെ ചോദിക്കുന്നത് ഇതാണ്, നിങ്ങൾ കർമ്മത്തെ സത്യമായി സ്വീകരിക്കുന്നു അതേ കല്പിതമായി സ്വീകരിക്കുന്നു? കർമ്മം കല്പിതമാണെങ്കിൽ അത് ത്യജിക്കും, കർമ്മം സത്യമാണെങ്കിൽ ത്യജിക്കാൻ സാധ്യമല്ല. വിദ്വാംസ്തു പുനർ വിദ്യയ അവിദ്യായ നിവൃത്തായം ശക്നോത്യേവാശേഷത കർമ്മ പരിത്യക്തം. അവിദ്യ അധ്യാരോപിതസ്യ ശേഷാനുപത്തെ. അവിദ്വാനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു, അവിദ്വാന് കർമ്മത്തെ പൂർണ്ണമായും ത്യജിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? തന്നിൽ അവൻ കൽപ്പിച്ചിരിക്കുകയാണ്, തന്റെ അവിദ്യ കൊണ്ട് ഉണ്ടെന്ന് കൽപ്പിച്ചിരിക്കുകയാണ്. കർമ്മത്തിൽ അവന് സത്യത്വ ബുദ്ധിയാണ്. പക്ഷെ വിദ്വാനാണെങ്കിലോ വിദ്യയ അവിദ്യായ നിവൃത്തായ, അവനിൽ അവിദ്യ നിവർത്തിച്ച വിദ്യ കൊണ്ട്. ശക്നോത്യേവ അശേഷത കർമ്മ പരിത്യക്തം, അവന് കർമ്മത്തെ പൂർണ്ണമായും ത്യജിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അവിദ്യ അധ്യാരോപിതസ്യ ശേഷത്വ അനുഭവത്തെ. അവിദ്യ കൊണ്ട് കൽപ്പിച്ചതിന് പിന്നെ നിലനിൽപ്പില്ല. ഇവിടെ ഭഗവാൻ പറഞ്ഞു കർമ്മത്തെ പൂർണ്ണമായും ത്യജിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞു എന്നുള്ളത് വിശദീകരിക്കാനാണ് ഇതുവരെ പറഞ്ഞത്. അതിനുവേണ്ടിട്ട് ആദ്യം എന്ത് പറഞ്ഞു? ഇവിടെയുള്ള സർവകാര്യവും കല്പിതമാണെന്ന് സമർത്ഥിച്ചു. അവിദ്യയും കല്പിതമാണ്. അതാരുടെ കൽപ്പന? വിദ്വാന്റെ കൽപ്പനയാണോ? അല്ല, അജ്ഞന്റെ കൽപ്പനയാണ്. അജ്ഞൻ എന്തുകൊണ്ട് കൽപ്പിച്ചു? അവന്റെ അജ്ഞാനം കൊണ്ട് കൽപ്പിച്ചു. അപ്പൊ അജ്ഞൻ സ്വന്തം അജ്ഞാനം കൊണ്ട് കൽപ്പിച്ചിരിക്കുന്ന ആ കർമ്മത്തെ അവന് ത്യജിക്കാൻ സാധ്യമല്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്. അജ്ഞാനം നിലനിൽക്കുന്നിടത്തോളം കാലം, വിദ്വാനാണെങ്കിലോ അജ്ഞാനം നശിച്ചിരിക്കുന്നു. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാലോ പിന്നെ അജ്ഞാനം കൊണ്ട് കൽപ്പിച്ച കർമ്മം എങ്ങനെ നിലനിൽക്കുമെന്നാണ് ചോദിക്കുന്നു. പിന്നെ കർമ്മം നിലനിൽക്കത്തില്ല. അപ്പൊ കർമ്മത്യാഗം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വ്യക്തമാണ്. എന്താണ് ഇവിടെ ശങ്കരാചാര്യർ വിവക്ഷിക്കുന്ന മുഖ്യമായ കർമ്മത്യാഗം എന്ന് പറയുന്നത്? എന്താണ്? ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച് ജ്ഞാനനിഷ്ഠയിൽ വരുന്ന കർമ്മത്യാഗമാണ്. അതാണ് ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത്, ഇവിടെ അത് വ്യക്തമാക്കുന്നു. അല്ല, ബാഹ്യമായി കർമ്മം വേണ്ടെന്ന് വയ്ക്കുന്നതല്ല, ഉപേക്ഷിക്കുന്നതല്ല കർമ്മത്യാഗം, മുഖ്യമായ കർമ്മത്യാഗം. അങ്ങനെ ഒരു കർമ്മത്യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ സന്യാസം എന്ന് പറയുന്നത് എന്താണോ, ഗൌണമായ കർമ്മത്യാഗത്തെയാണ്. എന്നുവെച്ചാൽ കർമ്മം വേണ്ടെന്ന് വയ്ക്കുക. ഇവിടെ ശങ്കരാചാര്യർ പറയുന്ന മുഖ്യമായ കർമ്മത്യാഗം തന്നെ, കർമ്മം ഒരാൾ ഉപേക്ഷിക്കുന്നതല്ല, വേണ്ടെന്ന് വയ്ക്കുന്നതല്ല. മനസ്സുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ശരീരം കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുന്നതല്ല, അതെല്ലാം അവിദ്വാന്റെ കർമ്മത്യാഗമാണ്. അതിനാണ് ഗീതയിൽ നിഷേധിക്കുന്നത്. ശങ്കരാചാര്യർ സമർത്ഥിക്കുന്ന മുഖ്യമായ കർമ്മത്യാഗം എന്താണോ, ഒരുവൻ അജ്ഞാനം നശിച്ചു കഴിയുമ്പോൾ എന്താണ്, അവൻ അവിദ്യ കൊണ്ട് തന്നിൽ കർമ്മത്തെ ആരോപിക്കുന്നില്ല. തന്നിൽ കർമ്മത്തെ ആരോപിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഞാൻ കർമ്മം ചെയ്യുന്നവനാണെന്ന് ഭാവിക്കുന്നതാണ്. കർമ്മത്തെ തന്നിൽ ആരോപിക്കുന്നു, ഞാൻ കർത്താവാണെന്ന് ഭാവിക്കുന്നു. അപ്പോ അത് അവിദ്യ ഉള്ള സമയത്തെ അങ്ങനെ ഒരു ഭാവനയുള്ളൂ, ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്. ജ്ഞാനം വന്ന് അവിദ്യ നശിച്ചു കഴിഞ്ഞാലോ, അതായത് താൻ അകർത്താവാണെന്ന് ബോധിച്ചാലോ, താൻ കർമ്മം ചെയ്യുന്നവനും അല്ലാന്ന് ബോധിച്ചു കഴിഞ്ഞാലോ, അപ്പൊ അവന് സർവകർമ്മ സന്യാസം വരുന്നു. ഈ സർവകർമ്മസന്യാസത്തെ ഭഗവാനും അംഗീകരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള സർവകർമ്മസന്യാസത്തെ, എങ്ങനെ? ജ്ഞാനം കൊണ്ടുള്ള സർവകർമ്മസന്യാസത്തെ. അതിനാണ് പറഞ്ഞത് കർമ്മണി അകർമ്മ യപ്പശ്ചി. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ അതിൽ അകർമ്മ ദർശനം. താൻ കർത്താവായിരിക്കുക തന്നെ താൻ അകർത്താവാണെന്നറിയുക. എന്നുവെച്ചാൽ താൻ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ഒന്നും ചെയ്യുന്നില്ല എന്നറിയുക. അതാണ് പറഞ്ഞത് നമ്മയെ പാടത്താസ്തി കർത്തവ്യം, എനിക്ക് യാതൊരു കർത്തവ്യവുമില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. എന്നാൽ വർത്തയേ വച്ച കർമ്മണി. അപ്പോൾ ജ്ഞാനം കൊണ്ട് കർമ്മത്തെ അങ്ങനെ ബാധിക്കുമ്പോൾ, അങ്ങനെ ബാധിക്കുന്ന അവസ്ഥയിൽ ഒരാൾക്ക് കർമ്മം ചെയ്യുകയോ കർമ്മം ചെയ്യാതിരിക്കുകയോ ചെയ്യാം, രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. അയാൾ കർമ്മം ചെയ്താലും കർമ്മം ചെയ്തില്ലെങ്കിലും അവിടെ കർമ്മത്യാഗം തന്നെ. കർമ്മം ചെയ്താലും കർമ്മം ചെയ്തില്ലെങ്കിലും അയാൾക്കവിടെ കർമ്മസന്യാസം സിദ്ധമായി. അതാണ് ഗീതയിൽ പറയുന്ന നൈഷ്കർമ്മ്യസിദ്ധി. കർമ്മം ചെയ്യുമ്പോൾ തന്നെ കർമ്മം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കർമ്മമൊന്നും ചെയ്യാതിരിക്കുമ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് മുഖ്യമായ കർമ്മസന്യാസമെന്ന് ഈ ഭാഗത്ത് ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നു. അതേസമയം മറ്റൊരു തരത്തിലുള്ള കർമ്മത്യാഗം വേണമെന്നും മറ്റു ഭാഗങ്ങളിൽ പറയുന്നുമുണ്ട്. ഈ മുഖ്യമായ കർമ്മത്യാഗത്തെയാണ് ഭഗവാൻ പറഞ്ഞത്. എന്താണോ കർമ്മനൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ. കർമ്മം കൊണ്ട് തന്നെ സംസിദ്ധിയെ, അതിനാണ് പറയുന്നത്. എന്താണോ അടുത്ത് നിഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേന അധികച്ചതി എന്ന് പറയുന്നിടത്ത് ഈ സന്യാസത്തെയാണ് പറയുന്നത്. പരമമായ അനിഷ്കർമ്മ്യ സിദ്ധിയെ സന്യാസത്തിലൂടെ പ്രാപിക്കുന്നു. ഇവിടെ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞു എന്താണ്? വിദ്വാൻ അവിദ്യ കൊണ്ട് കൽപ്പിച്ച ആ കർമ്മത്തെ വിദ്യ കൊണ്ട് നിഷേധിക്കുന്നു. അവിടെയാണ് നിഷ്കർമ്മ്യ സിദ്ധി സന്യാസത്തിലൂടെ പ്രാപിക്കുന്നത്. ഇതിനു മുമ്പൊരു സന്യാസത്തെ കുറിച്ച് പറയുന്നു. എന്താണോ സർവകർമ്മങ്ങളെയും ബാഹ്യമായി ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് ശ്രവണ മനനാദി സാധനങ്ങളിലിരിക്കുക, അപ്പൊ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ അത് മറ്റൊന്നാണ്, അത് ഗൗണസന്യാസമാണ്. ഇത് മുഖ്യ സന്യാസം. ആ ഗൗണസന്യാസം വേണമോ വേണ്ടയോ അതാണ്. ഗുണസന്യാസം കൂടിയേ തീരൂ എന്നുള്ള പക്ഷമാണ് ആചാര്യസ്വാമി. ഒരുവൻ സന്യസിച്ച് തന്നെ തീരണം. എന്നുവെച്ചാൽ ഗുണസന്യാസത്തെ സ്വീകരിച്ച് തന്നെ തീരണം, കർമ്മത്തെ ബാഹ്യമായി ഉത്തേജിച്ച് തന്നെ തീരണം. അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് ഗീതാകാരന്റെ പക്ഷം. അങ്ങനെ ബാഹ്യമായി കർമ്മത്തെ ത്യജിക്കണമെന്നില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. കർമ്മനൈവ ഹി സംസിദ്ധിം ആസ്ഥിത. കർമ്മത്തെ ബാഹ്യമായി ഉപേക്ഷിക്കാതെ കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ മോക്ഷത്തെ പ്രാപിച്ചതാണ് ഗീതാകാരന്റെ പക്ഷം. ഇതാണ് ഭാഷ്യകാരന്റെ പക്ഷവും ഗീതാകാരന്റെ പക്ഷവും തമ്മിലുള്ള വ്യത്യാസം. എന്ന് വിചാരിച്ച് ബാഹ്യമായ സന്യാസത്തെ ഗീതയിൽ അംഗീകരിക്കുന്നില്ലെന്ന് അർത്ഥമില്ല. ഇനി അടുത്ത് വരുമ്പോൾ പറയും സേവി ലഘ്വാസി എന്നൊക്കെ പറയും. ആ പറയുന്ന സന്ദർഭങ്ങളെ ബാഹ്യ കർമ്മത്യാഗത്തിന് അനുകൂലമായും വ്യാഖ്യാനിക്കാം, ഗുണസന്യാസത്തിന് അനുകൂലമായി വ്യാഖ്യാനിക്കാം. പക്ഷെ ഗീതയുടെ മുഖ്യമായ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണോ കർമ്മനൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ. അതാ സാത്വികമായ സന്യാസത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും അത് തന്നെ പറയുന്നു. അതാണ് മുഖ്യമായ ത്യാഗം. അതാണ് ഇവിടെ ഭാഷ്യകാരനും പറയുന്നത്. വിദ്വാംസ്തു പുനർവിദ്യയാ അവിദ്യയാ നിവൃത്തായ ശക്നോത്യേവ അശേഷത കർമ്മ പരിത്യക്തം അവിദ്യ അധ്യാരോപിതസ്യ ശേഷാനുഭവത്തേ. അവിദ്യ കൊണ്ട് കൽപ്പിച്ചത് ജ്ഞാനം കൊണ്ട് ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നീടൊന്നും നിൽക്കത്തില്ല. എന്നുവെച്ചാൽ അവിടെ കർമ്മം ബാഹ്യമായി നിൽക്കുന്നോ ഇല്ലയെന്നുള്ളതല്ല വിഷയം, അവന്റെ അജ്ഞാനം നശിച്ചു, ജ്ഞാനിയായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആ ജ്ഞാനിയെ സംബന്ധിച്ച് അവിടെ കർമ്മം ചെയ്യുന്നോ ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യത്തിന് യാതൊരു പ്രസക്തിയും, രണ്ടും തുല്യം തന്നെ. പിന്നെ ദ്വേഷ്ടി അകുശലം കർമ്മ കുശലേ നാനു ഷജ്ജതേ എന്ന് പറഞ്ഞു. യസ്യന അഹംകൃതോ ഭാവോ ബുദ്ധരി യസ്യന ലിപ്യതി എന്നെല്ലാം പറഞ്ഞു. നഹി തൈമിരിക ദൃഷ്ടി അധ്യാരോപിതസ്യ ദ്വിചന്ദ്രാദേഹേ തിമിര അപഗമേ ശേഷു അവതിഷ്ഠതേ. തൈമിരിക ദൃഷ്ട്യാ തിമിരം കൊണ്ട് എന്ത് ചെയ്തു? അധ്യാരോപി ചന്ദ്രാദേഹേ, തിമിരം ബാധിച്ചയാള് ചന്ദ്രൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചന്ദ്രൻ ഇരട്ടിച്ചു കാണും. ആ തിമിരത്തെ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയാലോ വീണ്ടും പഴയതുപോലെ ഏക ചന്ദ്രനെ കാണും. അതുപോലെ അജ്ഞാനം കൊണ്ട് തന്നിൽ കർമ്മത്തെ കാണും. അജ്ഞാനത്തെ ബാധിച്ചു കഴിഞ്ഞാലോ താൻ അകർത്താവാണെന്നറിയും. പിന്നെ അവിടെ തന്നിൽ കർമ്മമില്ല. ഏവം ചസതി ഇതം വചനവും വന്നം. അതുകൊണ്ട് ഈ പറയുന്ന വചനവും യുക്തമാണ്. എന്താണ് സർവകർമാണി മനസ ഇത്യാദി സന്യസ്യാസ്യേ സുഖം വശി സ്വസ്യ കർമ്മണ്യഭിരത സംസിദ്ധി ലഭതേ നരഹ. അവരവരുടെ കർമ്മത്തിൽ അഭിരതനായി സംസിദ്ധിയെ പ്രാപിക്കുന്നു. സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. സ്വകർമ്മം കൊണ്ട് അവനെ ആകർഷിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആചാര്യസ്വാമി പറയുന്നത് എന്താണ്? ഈ കർമ്മം ചെയ്യാൻ എവിടെയൊക്കെ പറയുന്നു അതെല്ലാം അജ്ഞാനിയെ സംബന്ധിച്ച്. കർമ്മത്യാഗത്തെക്കുറിച്ച് എവിടെയൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം ജ്ഞാനിയെ സംബന്ധിച്ച്. ഇതാണ്. അതുകൊണ്ട് എന്തായി? കർമ്മയോഗം അജ്ഞാനി. ഇതാണ് ആചാര്യസ്വാമികളുടെ മുഖ്യമായ സിദ്ധാന്തം. കർമ്മയോഗം അജ്ഞാനിക്ക്. കർമ്മയോഗി എന്ന് പറയുന്നത് അജ്ഞാനിയാണ്, ജ്ഞാനിയല്ല. ജ്ഞാനിക്ക് കർമ്മത്യാഗം, ജ്ഞാനനിഷ്ഠയ്ക്കും കർമ്മത്യാഗം, ജ്ഞാനം നേടിയാലും കർമ്മത്യാഗം. അതുകൊണ്ടാണ് സന്യാസം എന്ന് പറയുന്ന ഒരു ആശ്രമത്തിനവിടെ പ്രസക്തി വരുന്നതാണ്. സന്യാസം അവിടെ ആശ്രമധർമ്മമായി സ്വീകരിക്കണമെന്നാണ്. അങ്ങനെ കർമ്മത്തെ കഴിക്കണം, ത്യജിച്ചിട്ട് ജ്ഞാനനിഷ്ഠനായിരുന്നു മോക്ഷം നേടിയതാണ്. ആശ്രമധർമ്മം എന്നുള്ളതിലേക്ക്, അതാണ് പ്രവൃത്തിധർമ്മം, നിവൃത്തിധർമ്മം. പ്രവൃത്തിധർമ്മത്തിൽ നിന്നും മാറി നിവൃത്തിധർമ്മത്തിലേക്ക് വന്ന് അവിടെ നിന്ന് മോക്ഷത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഭഗവാൻ പറയുന്ന എന്താണ്? പ്രവൃത്തിധർമ്മത്തിൽ തന്നെ നിവൃത്തിധർമ്മം കണ്ടെത്തുക. അതാണ് ഭഗവാൻ പറയുന്നത്. പ്രവൃത്തി ധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് നിവൃത്തി ധർമ്മത്തെ കണ്ടെത്താം. അതിന് പ്രവൃത്തിയെ വിട്ടിട്ട് നിവൃത്തിയിലേക്ക് പോകേണ്ട കാര്യമില്ല. ജനകനെ പോലെ ജനകൻ പ്രവൃത്തി ധർമ്മത്തിൽ തന്നെ ഇരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? നൈഷ്കർമ്മ്യ സിദ്ധി പ്രാപിച്ചു. ഇതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം, രണ്ട് കാഴ്ചപ്പാട് തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഇതിന് എന്തുകൊണ്ട്, ഇതിനെ ഏത് സ്വീകരിക്കും, എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ചോദ്യം വരും. ഭഗവാന്റെ ധർമ്മം അനുസരിച്ചാണെങ്കിൽ പ്രവൃത്തിയിൽ തന്നെ നിവൃത്തി കണ്ടെത്തിയാൽ മതി. പ്രത്യേകിച്ച് നിവൃത്തി ധർമ്മത്തെ സ്വീകരിക്കേണ്ട. ആചാര്യസ്വാമികളുടെ ഇതനുസരിച്ചാണെങ്കിൽ പ്രവൃത്തി ധർമ്മത്തിൽ നിന്നും മാറി നിവൃത്തി ധർമ്മത്തിലേക്ക് വരണം. അപ്പൊ ഇതെങ്ങനെ? അത് വ്യക്തിയുടെ വാസന അനുസരിച്ച്, സംസ്കാരമനുസരിച്ച്. വ്യക്തിയുടെ വാസനയും സംസ്കാരവും അനുസരിച്ച് ഒരാൾക്ക് നിവൃത്തിധർമ്മമാണ് സ്വീകാര്യമായി തോന്നുന്നതെങ്കിൽ അവർക്ക് പ്രവൃത്തിധർമ്മത്തെ വിട്ടിട്ട് നിവൃത്തിധർമ്മത്തിലൂടെ പോകാം. അവിടെയാണ് സന്യാസം എന്ന് പറയുന്ന ആശ്രമധർമ്മത്തെ സ്വീകരിക്കുന്നത്. അതാണ് പറയുന്നത്, യദഹരേവ വിരജേ തദഹരേവ പ്രപുരജേ പുനാദ്വ ഗൃഹാദ്വ എന്നെല്ലാം പറയുന്ന അതാണ്. അവിടെ എന്ത് ചെയ്യുന്നു? പ്രവൃത്തി ധർമ്മത്തെ വിട്ടിട്ട് നിവൃത്തി ധർമ്മത്തെ സ്വീകരിക്കുന്നു. അതിനെന്താ കാരണം? വ്യക്തിയുടെ സംസ്കാരം, വാസന ഇതനുസരിച്ച്. മറിച്ചാണെങ്കിലോ ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതുപോലെ കർമ്മണൈവ ജനകന്റെ മാർഗം. അതുകൊണ്ട് ഈ രണ്ടു മാർഗവും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാൻ അതിന് ജനകന്റെ മാർഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ആചാര്യസ്വാമികൾ തിരിച്ച് നിവൃത്തി മാർഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിച്ചു. സഹജം കർമ്മ കൗന്ദേയ സദോഷമവിനത്യജേത് സർവാരംഭാഹി ദോഷേന ഭൂമേനാഗ്നിരിവാവൃതാഃ അസക്തബുദ്ധി സർവത്ര ചിത്താത്മാവിഗതസ്പൃഹ നിഷ്ക്രമ്യസിദ്ധിം പരമാം സ സന്യാസേനാധിഗച്ഛതി സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാ പ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാപര ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാതിന്വിഷയാസ്തക്ത്വാ രാഗദ്വേഷോ വിദസ്യ ച വിവിക്തസേവീ ലഘ്വാസി യദവാക്കായ മാനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം ഭക്ത്യാ മാം അഭിജാനാതി യാവാന് യശ്ചാസ്മി തത്വത തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം സർവകർമാണ്യപി സദാ കുർവാണോ മദ്യപാശ്രയ മത്പ്രസാദാദവാപ്നോതി ശശ്വതം പദമവ്യയം ചേതസാ സർവകർമാണി നിസന്യസ്യ മത്പര ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തസ്സതദംഭവ മച്ചിത്തസ്സർവദുർഗാണി പ്രസാദാത്തരിഷ്യസി അഥ ചേത്തുമഹങ്കാര നശ്രോഷ്യസി വിനംക്ഷ്യസി യദഹങ്കാരമാശ്രിത്യ നയോസ്യൈതി മന്യസേ മിഥ്യേഷ വ്യവസായസ്ഥേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി സ്വഭാവജേന കൗന്ദേയ നിബദ്ധസ്യേന കർമ്മണാ കർത്തും നേച്ഛസി യത് മോഹാത് കരിഷ്യസ്യ വിശോഭിതത് ഈശ്വര സർവഭൂതാനാം ഹൃദേശ്യർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ്ഗുഹ്യതരം മയാ വിമൃശ്യേതദശേഷേണ യഥേച്ഛസി തഥാ കുരു സർവഗുഹ്യതമം ഭൂയ ശൃണു മേ പരമം വജ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേഹിതം മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വേഷ്യസി സത്യം തേ പ്രതിജ്ഞാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇദം തേനാ തപസ്കായ മാ ഭക്തായ കദാചന നച ശുശ്രൂഷവേ വാച്യം നച മാമ്യോഭ്യ സൂയതി. യഇമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വപി ദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേവേഷ്യത്യ സംശയ നച തസ്മാൻ മനുഷ്യേഷോ കശ്ചിന് മേ പ്രിയകൃത്തമാ ഭവിതാന ച മേ തസ്മാത് അന്യ പ്രിയതരോ ഭുവി അധ്യേഷ്യതേ ച യഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി ശ്രദ്ധാവാലന സൂയശ്ച ശ്രുണുയാദപി യോ നര സോപി മുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം കച്ചിദേതശ്രുതം പാർത്ഥ വിനൈകാഗ്രേണ ചേതസ കച്ചിദജ്ഞാന സമ്മോഹ നഷ്ടസ്തേ ധനഞ്ജയ. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ പുത്രസാദാത്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ ഇഷ്യേ വചനം തവ. സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനാ സംവാദമിമശ്രോഷം അദ്ഭുതം രോമഹർഷണം വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതം ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിദമദ്ഭുതം കേശവാർജുനയോ പുണ്യം പശ്യാമി ച മുഹുർമുഹു തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ പശ്യാമി ച പുനഃ പുനഃ യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതർ ധ്രുവാ നീ ധർമ്മ ധർമ്മമാ. ശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി.